ശ്രീമദ്ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം 68. യൈമം പരമം ഗുഹ്യം മദ്ഭക്തേഷു വിധാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മഹമേവേഷ്യത്യ സംശയഃ സമ്പ്രദായസ്യ കർത്തുഃ ഫലമിദാനീം ആഹ. സമ്പ്രദായകർത്തൃ എന്ന് പറയുന്നത് ഈ വിദ്യ പാരമ്പര്യത്തെ തുടർന്നു കൊണ്ടുപോകുന്നവരെ കുറിച്ച് പറയുകയാണ്. ഭഗവാൻ അർജുനന് ഉപദേശിച്ചു. ഉപദേശിക്കുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞു, ഇതാദ്യം ഞാൻ സൂര്യന് ഉപദേശിച്ചു, അങ്ങനെ ഇത് പരമ്പരയായി രാജർഷി പരമ്പരയിലൂടെ ഇത് തുടർന്നിരുന്നതാണ് വിദ്യ. അത് കാലം കൊണ്ട് നശിച്ചുപോയി, വീണ്ടും ഉപദേശിച്ചു. ആ ഭഗവാന്റെ ഉപദേശം വ്യാസഭഗവാൻ എന്നോട് അത് വീണ്ടും തുടരുകയാണ്. വ്യാസഭഗവാൻ ഉപദേശത്തെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ച് ആ ശിഷ്യ പരമ്പരയിലൂടെ അനാദികാലമായി ഇതിങ്ങനെ തുടർന്നു വരികയാണ്. അതിനാണ് വിദ്യാസമ്പ്രദായം എന്ന് പറയുന്നത്. മുറിയാതെ തുടർന്നു വരുന്ന ആ സമ്പ്രദായം, ആ സമ്പ്രദായത്തിലാണ് പല ചിന്താരീതികളും വന്നിട്ടുള്ളത്. ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം, അതിന്റെ വ്യാഖ്യാന ഭേദങ്ങളാണ്. പക്ഷെ ഇതെല്ലാം സമ്പ്രദായങ്ങളാണ്, ഇതിലേതെങ്കിലും ഒന്ന് മാത്രമാണ്. ആ സമ്പ്രദായത്തിൽ ഈ വിദ്യ കൈമാറുന്നവർക്കുള്ള ഫലത്തെക്കുറിച്ച് പറയും. സമ്പ്രദായ കർത്തു ഫലമിദാനീമാ യഥോക്തം പരമം പരമ നിശ്രേയസാർത്ഥം ഇമം പരമം പരമമായത് മോക്ഷത്തിനുപകരിക്കുന്നത് നിശ്രേയസാർത്ഥം. സംവാദം കേശവാർജുനയോ സംവാദരൂപം, കേശവാർജുനന്മാരുടെ സംഭാഷണം, സംവാദം, സംഭാഷണ രൂപത്തിലുള്ള ഈ ഗ്രന്ഥം ഗുഹ്യം. മുമ്പും പറഞ്ഞു, പലതവണ പറഞ്ഞു, ഗോപ്യതമം, ഇത് അത്യധികം രഹസ്യമാണ്. രഹസ്യമായതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് വിമർശ്യ, ഇതിനെക്കുറിച്ച് നീ നല്ലവണ്ണം മനനം ചെയ്യണം, ചിന്തിക്കണം, ചിന്തിച്ചാലേ വെളിപ്പെടുത്തുള്ളൂ. അങ്ങനെയുള്ള ഈ ഗീതാശാസ്ത്രത്തെ മദ്ഭക്തേഷു മൈ ഭക്തിമത്സു അഭിധാസ്യതി വക്ഷ്യതി യഹ, ആരാണോ എന്നിൽ ഭക്തിയുള്ളവരോട് പറയുന്നത്, ഏതൊരുവനാണോ, ഏത് സമ്പ്രദായ കർത്താവാണോ, എങ്ങനെ ഗ്രന്ഥതോ അർത്ഥദസ്ഥ സ്ഥാപയിഷ്യതി. അവിടെ രണ്ടു തരത്തിനും ഗ്രന്ഥത എന്ന് വെച്ചാൽ ഈ അക്ഷരങ്ങൾ, ഈ വരികൾ. ചൊല്ലിക്കൊടുക്കുക അതാണ് ഗ്രന്ഥത. ഗ്രന്ഥരൂപത്തിൽ ആ സംഭാഷണത്തെ അതുപോലെ തന്നെ ശ്രവണം ചെയ്യിക്കുക എന്ന് പറയും. അത് മാത്രമല്ല ഭാഷ്യകാരം പറയുന്നു അർത്ഥദശ, അർത്ഥചിന്തനം അതും വേണം. അത് സ്ഥാപയിഷ്യതി, അവരുടെ മനസ്സിൽ പ്രവേശിപ്പിക്കുന്നത്. ശബ്ദരൂപത്തിലും അർത്ഥരൂപത്തിലും ആരാണോ ഇത് ഭക്തന്മാരോട് ഉപദേശിക്കുന്നത്, യഥാത്വമയ പറയുന്നു. എങ്ങനെയാണോ ഞാൻ നിന്നോട് ഇന്ന് ഭാഷകാരം കൂട്ടിച്ചേർത്തിരിക്കുകയാണ്, ഞാൻ നിന്നോട് എങ്ങനെയാണ്. അവിടെ ശബ്ദവും അർത്ഥവും രണ്ടും കൈമാറുന്നുണ്ട്. അവിടെ പ്രധാനമായി പറയുന്ന എന്താണ്? ഭക്തിമൈ പരാമകൃത്വ മന്ദ്ഭക്തേഷവിധാസ്യതി. അവിടെ രണ്ടിടത്തും പറഞ്ഞു. അതിനെക്കുറിച്ച് പറയുന്നു, ഭക്തേ പുനർഗ്രഹണാൽ ഭക്തി മാത്രേണ കൈവലേന ശാസ്ത്ര സമ്പാദന പാത്രം ഭവതീതി ഗമ്യത്തെ. ഇവിടെ ഭക്തി എന്നുള്ളത് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു. അവസാനം വരുന്ന ഭാഗങ്ങളിലെല്ലാം ഭക്തിയെയാണ് മുഖ്യമായിട്ട് പറയുന്നത്. എന്തുകൊണ്ട് ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തു? ഭക്തി മാത്രേണ കൈവലേന ശാസ്ത്ര സമ്പാദന പാത്രം ഭവതി. ഭക്തി ഒന്നുകൊണ്ട് മാത്രം ഈ ശാസ്ത്ര സമ്പാദനത്തിന് ഉപദേശഗ്രഹണത്തിന് ഒരുവൻ യോഗ്യനായിത്തീരും. അതിന് ഭക്തി മാത്രം മതി. ഭക്തി ഇവിടെ പറഞ്ഞല്ലോ പരമമായ ഭക്തി. ആ ഭക്തി ഉള്ളിടത്ത് ശ്രദ്ധയും മറ്റ് യോഗ്യതകളും ആവശ്യമുണ്ടായിരിക്കും. ശ്രദ്ധയും മറ്റും ഭക്തിയില്ലാത്തടത്ത് ഉണ്ടാകത്തുമില്ല. അതുകൊണ്ടാണ് ഭക്തിക്ക് ഇവിടെ പ്രാധാന്യം കൊടുത്തത്. ഭക്തി മാത്രം മതി, അതുതന്നെ പൂർണമായ യോഗ്യത ഇത് ശ്രവിക്കുന്നതിന്, പറയുന്നതിന്. കഥം അവിദ്യാസ്ഥിതി, എങ്ങനെ പറയുന്നു, പറയേണ്ട ആളല്ലെങ്കിൽ എങ്ങനെ പറയണം, ഇത്യുച്ഛതി. അത് പറയുന്നു, ഭക്തിമൈ പരാം കൃത്വ ഭഗവത പരമഗുരു രച്ചുതസ്യ ശുശ്രൂഷ മയാ ക്രിയതൈത്യേവം കൃത്വ. ഭക്തിമൈ പരാം കൃത്വ, പരമമായ ഭക്തിയെ എന്നിൽ ചെയ്യുന്നവനായി, എന്നിൽ പരമമായ ഭക്തി ഉള്ളവനായി എന്ന് പറയുമ്പോൾ അറിവിൽ അഭിമാനിച്ചിട്ടോ മറ്റെന്തെങ്കിലും മോഹിച്ചിട്ടോ ഒന്നും ഇത് ഉപദേശിക്കാൻ പാടില്ല. സാധാരണ ശാസ്ത്രം ഞാൻ സമ്പാദിക്കുന്നതും അത് പറഞ്ഞു കൊടുക്കുന്നതുമെല്ലാം മറ്റ് ശാസ്ത്രം, പ്രത്യേകിച്ചും അനാത്മശാസ്ത്രം, എല്ലാം ലൗകികമായ കാര്യങ്ങളാണ്. ചില എന്തെങ്കിലും ഭൗതികമായ എന്തെങ്കിലും ആർജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ വിദ്യാഭ്യാസം പോലും. നമുക്ക് ഭൗതികമായ എന്തെങ്കിലുമൊക്കെ ആർജിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിദ്യാഭ്യസിക്കുന്നത്. എല്ലാ തരത്തിലുള്ള അഭ്യാസങ്ങളും അതിനു വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും നേടണം. പക്ഷെ ഇതങ്ങനെയല്ല, ആത്മവിദ്യയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ആത്മവിദ്യ ഒരാൾ ഗ്രഹിക്കുന്നതും ഉപദേശിക്കുന്നതും ഭൗതികമായ ലൗകികമായ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടില്ല. യശസ്സോ കീർത്തിയോ പോലും നേടാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ ആ വിദ്യയിൽ അഭിമാനം വരാൻ പാടില്ല, സ്വന്തം അറിവിൽ അഭിമാനിക്കാൻ പാടില്ല. അതെല്ലാം വന്നു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന ഈ പരമമായ ഭക്തി ഭഗവാനിൽ ഉണ്ടാകത്തില്ല. ഭഗവാന്റെ വാക്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഭഗവാനിലുള്ള പരമമായ ഭക്തിയുടെ ആയിരിക്കുന്നു. അത് പറയുന്നു, പരമഗുരു അച്യുതസ്യ പരമഗുരുവായിരിക്കുന്ന അച്യുതൻ, ഗുരുക്കന്മാരുടെ എല്ലാം ഗുരുവായിരിക്കുന്നു, സമ്പ്രദായ കർത്താവായിരിക്കുന്നു, സമ്പ്രദായത്തിന്റെ ആദി കർത്താവായിരിക്കുന്ന നാരായണൻ. ആ നാരായണന്റെ ശുശ്രൂഷ മയാക്രിയത്തെ രണ്ടു തരത്തിൽ കൊടുക്കാം. ഇത് നാരായണ സേവയാണ് താൻ ചെയ്യുന്നത് എന്ന ആന്തരിക ബോധത്തോടുകൂടി, അല്ലെങ്കിൽ താനിത് നാരായണനിൽ നിന്ന് തന്നെയാണ് ശ്രവിച്ചത് എന്ന ബോധത്തോടുകൂടി എന്നിങ്ങനെ ധരിച്ചുകൊണ്ട് അപ്പോൾ അവിടെ പരമമായ ഭക്തി വരും. അങ്ങനെ പരമമായ ഭക്തിയോടുകൂടി മാത്രമേ ഇത് പറയാവൂ. മറ്റ് രാഗദ്വേഷാദികളോ അഭിമാനാദികളോ ഒന്നും ഇതിനിടയ്ക്ക് കടന്നു വരാൻ പാടില്ല. അങ്ങനെ പറയുന്നവൻ എന്താ പ്രയോജനം? ഭക്തിയോടുകൂടി ഇത് പറഞ്ഞാൽ മതി. തസീദം ഫലം, അവൻ ഇതാണ് പ്രയോജനം. മാം ഏവ ഏഷ്യതി മുച്ഛ്യതേ ഏവ അത്ര സംശയോ ന കർത്തവ്യ. അവൻ എന്നെ തന്നെ പ്രാപിക്കുന്നു, അതാണ് പറയുന്നവനുള്ള പ്രയോജനം. കേൾക്കുന്നവനും അതാണ് പ്രയോജനം എന്ന് പറയും. എന്നാൽ ആദ്യം പറയുന്നവന്റെ പ്രയോജനത്തെ കുറിച്ച് പറയുന്നു. ഇത് പൂർണമായി ധരിച്ച്, ഭഗവാന്റെ ഉപദേശത്തെ പൂർണമായി ധരിച്ച് പറയാൻ ആർക്ക് സാധ്യമല്ല. അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണല്ലോ ഓരോരുത്തരും പറയുമ്പോഴും അർത്ഥവ്യത്യാസം വരുന്നത്. പൂർണ്ണമായി ആരും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ദ്വൈതവും അദ്വൈതവും വിശിഷ്ടാദ്വൈതവും എല്ലാം വന്നത്. അപ്പം അത് മനുഷ്യ ബുദ്ധി കൊണ്ട് സാധ്യമല്ല. അതിന് ധരിക്കുന്നവന്റെ ഒരു പരിമിതിയാണ്. ഞാനിത് പൂർണ്ണമായും മനസ്സിലാക്കി എന്നുള്ള അഭിമാനം കൂടാതെ തന്നെ പറയണം. ആ ഒരു ബോധമുണ്ടെങ്കിൽ തന്നെ ഈ അറിവിനെ സംബന്ധിച്ച് പറയുന്നവന് വിനയവും വിവേകവും എല്ലാം ഉണ്ടാകും. അങ്ങനെ പറയുമ്പോൾ പറയുന്നവന് അതിന്റെ ഫലം ലഭിക്കും. അതുകൊണ്ട് ഗീത പറയുന്നതിനാരാണ് അധികാരി? അതാണ് ഇവിടെ പറയുന്നത്. എന്തായാലും ഇത് പൂർണ്ണമായി അറിഞ്ഞിട്ട് പറയാൻ ആർക്ക് സാധ്യമല്ല. അപ്പോൾ അറിയുന്നിടത്തോളം പറയുക. അതാണ് ഈ വിദ്യാസമ്പ്രദായത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇവിടെ ഭഗവാൻ ആവശ്യപ്പെടുന്നത്. ഇത് ഒരിക്കലും മുടങ്ങാൻ പാടില്ല. അതിവിടെ പ്രത്യേകം പറയുന്നു, ഇമം പരമം ഗുഹ്യം. അത് ഈ ഭഗവത് വചനങ്ങളിലൂടെ തന്നെ പോകണം. ഈ വാക്യങ്ങളെ തന്നെ നമ്മൾ വിശദീകരിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. അല്ല, കേവലമായ ആധ്യാത്മിക ഉദ്ദേശം മാത്രം പോരാ, ഇതിന്റെ സാരം മറ്റൊരു രീതിയിലും പറയാം. പക്ഷെ ഇവിടെ പറയുന്നു ഇമം പരമം ഗുഹ്യം, ഇത് തന്നെ പറയണം. ഇത് ഗ്രഹിക്കുന്ന ഓരോരുത്തരും ഇത് പറയാൻ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നതിന്റെ താല്പര്യം. ഉപദേശം അവസാനം അങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. അടുത്തത് വീണ്ടും പറയും ഇക്കാര്യം തന്നെ. ഞാൻ യജ്ഞത്തെ കുറിച്ച് പറയും. അങ്ങനെ പറയുന്നത് ഭഗവാനിലുള്ള പരമമായ ഭക്തിയോടുകൂടിയാണെങ്കിൽ അത് തനിക്കും പ്രയോജനം ചെയ്യുന്നു. ഇതിനെ സംബന്ധിച്ചൊരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. ഗീത പോലെയുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ താൻ ജ്ഞാനിയായിരിക്കണം എന്ന് പലരും പറയാറുണ്ട്. ഞാൻ ജ്ഞാനിയല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന്. പിന്നെ ചിലർക്കൊരു ധാരണയുണ്ട്, ഇത് കേൾക്കണമെങ്കിലും ജീവൻ മുക്തനായ ഒരു ജ്ഞാനിയിൽ നിന്നേ പാടുള്ളൂ എന്ന് കരുതുന്നവരുമുണ്ട്. ഈ രണ്ടും അസംബന്ധമാണ്. ഒരാൾ ഇതിനെങ്ങനെയാണോ ധരിക്കുന്നത് അങ്ങനെ മറ്റുള്ളവർക്ക് അത് ഉപദേശിക്കും. ഈ ആചാര്യന്മാരെല്ലാം ചെയ്തിട്ടുള്ള അതാണ്. അവരെങ്ങനെ ധരിച്ചു അത് ഉപദേശിച്ചു, അതിൽ മറ്റുള്ളവർ പോരായ്മകളെല്ലാം കണ്ടെന്നിരിക്കും. പക്ഷേ ഇത് ഉപദേശിച്ച എല്ലാവരും ഭഗവാനിൽ പരമമായ ഭക്തിയോടുകൂടി അവർ ധരിച്ച കാര്യം ഉപദേശിച്ചിരിക്കുകയാണ്. എന്റെ വ്യാഖ്യാതാക്കൾ എല്ലാവരും പറയും എന്താണ്, ഞങ്ങളുടെ അല്പബുദ്ധി അനുസരിച്ചിത് ഉപദേശിക്കുകയാണ്, ഞങ്ങൾ അറിഞ്ഞതനുസരിച്ച് ഉപദേശിക്കുകയാണ്. ഈ ഉപദേശത്തിന്റെ ഫലം തന്നെ എന്താണ്? ആത്മവിശുദ്ധിയാണ്. ആചാര്യസ്വാമികൾ തന്നെ 700 ശ്ലോകം വ്യാഖ്യാനിച്ചെടുത്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ ആത്മജ്ഞാനിയായി ജീവൻ മുക്തനായിരുന്നു കൊണ്ട് ഉപദേശിക്കണം എന്നൊരിടത്തും പറഞ്ഞിട്ടില്ല. ഒരാചാര്യന്മാരും അത് പറഞ്ഞിട്ടില്ല ഞാനിതെല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് ഉപദേശിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണോ നമ്മൾ മനസ്സിലാക്കുന്നത് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അതാണ് ഈ സമ്പ്രദായ എന്നിവിടെ പറഞ്ഞത്. സമ്പ്രദായ കർത്താവ് എന്ന് പറയുന്നതാണ്. ഇതൊരാൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതയാളുടെ കടമയായി കർത്തവ്യമായി മാറുന്നു. ഇത് പറഞ്ഞു തന്നെ തീരണം എന്നാണ് ഇവിടെ പറയുന്നത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനിതിനെ മനസ്സിലാക്കി ഇനി സാക്ഷാത്കരിച്ച് അതിനുശേഷമേ ഇത് പറയത്തുള്ളൂ എന്നെല്ലാം കരുതുന്നത് ഒരു മൂഢതയാണ്. ഇനി എത്ര ജന്മം കൊണ്ട് ഇത് സാക്ഷാത്കരിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് പറയുന്നതുകൊണ്ട് പ്രയോജനം പറയുന്നവനാണ്, കേൾക്കുന്നവനെക്കാളും. പറയുന്നവനുള്ള ഏകാഗ്രത ഒരിക്കലും കേൾക്കുന്നവനുണ്ടാകത്തില്ല. പറയുന്നവന്റെ മനസ്സ് ഏകാഗ്രപ്പെട്ടേ പറ്റൂ, കാരണം ഇത് പറയണമെങ്കിൽ. ഈ വിദ്യാസമ്പ്രദായത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കേൾക്കുന്നവന്റെ കർത്തവ്യമാണ്. അത് ഭഗവത്ഗീതാരൂപത്തിൽ തന്നെ. അങ്ങനെ ചെയ്യുന്നവൻ ആ പ്രവൃത്തി കൊണ്ട് തന്നെ എന്താണ്? മാമേവ യേശിതി, എന്നെ പ്രാപിക്കുന്നു. അവിടെയും പറയുന്ന എന്താണ്? ആ സംശയ, ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരാൾ ചിന്തിക്കും അല്പജ്ഞനായിരിക്കുന്ന ഞാൻ ഗീത അല്പസ്വല്പമൊക്കെ മനസ്സിലാക്കി, ഇനി ഞാൻ പോയിരുന്ന് ധ്യാനിക്കുകയല്ലേ ചെയ്യേണ്ടത്, എനിക്ക് സാക്ഷാത്കാരം ഉണ്ടായില്ലല്ലോ, ഞാനിതെങ്ങനെ പറയും, അങ്ങനെ എന്ന് ചിന്തിക്കേണ്ട എന്നാ. ഭഗവാനിൽ ഭക്തിയുണ്ടെങ്കിൽ ഇത് പറയുക, മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി പറയുക. ഇങ്ങനെ പറയുമ്പോൾ ആ ഭഗവത് അനുഗ്രഹം കൊണ്ട് തന്നെ ഇത് കൂടുതൽ വെളിപ്പെടും. ഏത് കാര്യവും നമ്മൾ മറ്റൊരാളിൽ നിന്നും മനസ്സിലാക്കുന്നതിൽ കൂടുതൽ നമുക്കത് വെളിപ്പെടുന്നത് മറ്റൊരാളോട് പറയുമ്പോഴാണ്. എന്തുകൊണ്ട്? അതാണ് ഈ വിദ്യാസമ്പ്രദായത്തിന്റെ മഹത്വം. അതുകൊണ്ട് ഇത് ഗ്രഹിച്ചിരിക്കുന്ന ഒരാളും ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയത്തില്ല. കഴിഞ്ഞാൽ അത് ആ സമ്പ്രദായത്തിൽ ചെയ്യുന്ന ദ്രോഹമായിരിക്കും. അപ്പോൾ ഇതോ ഗീത പഠിക്കുന്നതോടുകൂടി നമ്മൾ ഒരു കടപ്പാട് അങ്ങനെ വന്നു ചേരുകയാണ്. എന്നാർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ ഭഗവാനും പറയുന്നത്, ആ സംശയ, ഈശ്വരപ്രാപ്തിക്ക് പിന്നെ മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിരന്തരം ഇതിന്റെ സ്മരണ അതുകൊണ്ട് തന്നെ നടക്കും. മറ്റുള്ളവരോട് ഇത് പറയുമ്പോൾ നിരന്തരം ഈശ്വര സ്മരണയാണ് അവിടെ നടക്കുന്നത്. അതിലൂടെ ഈശ്വരപ്രാപ്തിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പറയുന്നു, വീണ്ടും അത് ആവർത്തിച്ച് പറയും, ഇത് മദ്ഭക്തേഷു വിധാസ്യതി, എന്റെ ഭക്തന്മാരോട് ഇത് പറയണം എന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ചെയ്തേ തീരൂ എന്ന് പറയുകയാണ്. ഇക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതനുസരിച്ചതുകൊണ്ടാണ് വ്യാസഭഗവാൻ അത് ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഈ വിദ്യ നിലനിൽക്കുന്നത്, ഈ അറിവ് നമ്മുടെ മുമ്പിൽ വന്നത്. അപ്പൊ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമായി മാറും എന്നാണ് ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിന് ജീവൻ മുക്തി നേടേണ്ട കാര്യമൊന്നുമില്ല. ഇത് പറയുന്നത് കൊണ്ടുള്ള ഗുണം മറ്റൊന്നുകൊണ്ടും കിട്ടത്തുമില്ല. കാരണം ഭഗവാൻ തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയ മനനമാണ്, ഏറ്റവും വലിയ ധ്യാനവുമാണ് അതിനെ പറയുന്നത്. അപ്പൊ ഇതൊന്നും പറയാതിരിക്കുന്നതാണ് ശ്രേഷ്ഠമായ ആത്മീയത എന്ന് ധരിക്കുന്ന മൂഢബുദ്ധികളുണ്ട്. അവരെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല ഇത് പറയണം. ഭക്തന്മാരോട് പറയുക, ഭക്തിയോടുകൂടി പറയുക, ഈ രണ്ട് നിബന്ധനയെ വെച്ചിട്ടുണ്ട്. അത് പ്രയോജനം ചെയ്യും എന്നാണ്. യൈമം പരമം ഗുഹ്യം മദ്ഭക്തേഷു വിധാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേ വേഷിത്യ സംശയ. നച്ച തസ്മാത് മനുഷ്യേഷു കശ്ചിന് മേ പ്രിയ കൃത്തമാ ഭവിതാ നജമേ തസ്മാത് അന്യ പ്രിയതരോ ഭുവി. ആ കാര്യം തന്നെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്, വ്യക്തമാക്കുകയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഗീത പറഞ്ഞുകൊടുത്തു എന്ന് വിചാരിച്ച് ആർക്കും ഒരു നഷ്ടവും വരത്തില്ല എന്നാണ് അടുത്ത് പറയുന്നത്. എന്നുവെച്ചാൽ തസ്മാത് ശാസ്ത്ര സമ്പ്രദായകൃതവും അങ്ങനെയുള്ള ഒരുവനെക്കാളും ഒരുവനപ്പുറമായിട്ട് ഈ ശാസ്ത്ര സമ്പ്രദായത്തെ അനുസരിക്കുന്നവൻ, എന്നുവെച്ചാൽ ഇത് മറ്റുള്ളവരെ ഉപദേശിക്കുന്നവൻ, പറഞ്ഞുകൊടുക്കുന്നവൻ, മനുഷ്യേഷു മനുഷ്യാണാം മധ്യേ കശ്ചിത് മേ മമ പ്രിയകൃത്തമോ അതിശയേന പ്രിയകരോ അന്യഹ പ്രിയകൃത്തമോ നാസ്തി ഏവ ഇത്യർത്ഥോ വർത്തമാനേഷു. പറയുന്നു, അനേക കോടി മനുഷ്യരിൽ എനിക്ക് ഏറ്റവും പ്രിയനായിരിക്കുന്നത് അവനാണ്. ആരാണ് ഇത് മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്? മനുഷ്യേഷു മനുഷ്യാണ് മധ്യ മറ്റൊരുവനുമില്ല. കശ്ചിന്മേ മമ പ്രിയകൃത് തമഹ, അങ്ങേറ്റം പ്രിയമുള്ളവനാണ് പ്രിയകൃത് തമൻ എന്ന് പറയുന്നത്. പ്രിയൻ എന്നല്ല പറയുന്നത്, കൂടുതൽ പ്രിയമുള്ളവൻ എന്നല്ല പറയുന്നത്, അങ്ങേറ്റം പ്രിയമുള്ളവൻ ഈ മനുഷ്യരിൽ മറ്റാരുമില്ല എനിക്ക്. ഇത് പറയുന്നത് കൊണ്ട് തന്നെ ഒരുവൻ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവനായിരിക്കുന്നു. പ്രിയകൃത്തമഹ നാസ്തിയേവ ഇത്യർത്ഥോ വർത്തമാനേഷു. ഈ മനുഷ്യ സമൂഹത്തിൽ അതുപോലെ എനിക്ക് പ്രിയപ്പെട്ടവനായി മറ്റൊരുവനുമില്ല എന്ന് പറഞ്ഞാൽ ഈ ഉപദേശത്തെ, ഭഗവാന്റെ ഉപദേശത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് മാത്രം ഒരുവൻ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനായി തീരുന്നു. അപ്പോൾ അത് സ്വാർത്ഥത കൊണ്ടോ മറ്റേതെങ്കിലും കാരണവശാലോ ദുരഭിമാനം കൊണ്ടോ ഏതെങ്കിലും മൂഢത കൊണ്ടോ ഒരുവനത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് അവനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നഷ്ടമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരുവനുമില്ല, എനിക്ക് അത്രയും പ്രിയപ്പെട്ടവനായി. നജ ഭവിത, ഭാവി കാലത്തിൽ പറയുകയാണ്, ഭവിഷ്യത്യഭികാലേ, ഇന്നില്ല ഇനി വരും കാലങ്ങളിൽ ഉണ്ടാകത്തുമില്ല എന്നാണ്. ഭവിത നചമേ തസ്മാത് അന്യ പ്രിയതരോ ഭവി, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി ദ്വിതീയോ അന്യ പ്രിയതര പ്രിയകൃത്തർ ഭവി ലോകേ അസ്മിൻ, ഈ ലോകത്ത് അങ്ങനെ ഒരുവൻ ഉണ്ടാകത്തുമില്ല. അപ്പോ എന്താ പറഞ്ഞത്, വീണ്ടും പറയുന്നു, ഇവിടെയും നിർത്തുന്നില്ല. കാരണം ഈ വിദ്യ മനുഷ്യരുടെ പ്രചരിക്കണം, അത് പ്രചരിപ്പിക്കാനാണ് ഉണ്ടാകണം എന്നത് ഭഗവാന്റെ സങ്കല്പമാണ്. അത് ഈ രീതിയിൽ തന്നെ പ്രചരിപ്പിക്കണം. ഭഗവത് ഉപദേശം എന്നുള്ള നിലയ്ക്ക് തന്നെ പ്രചരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകം എടുത്തു പറയുന്നു. നേരത്തെ തുടങ്ങിയ ഇമം, ഞാനീ പറഞ്ഞ വാക്കുകൾ ഭഗവാന്റെ വാക്കുകൾ തന്നെ പ്രചരിക്കണം എന്നാണ്. അത് അങ്ങനെ പ്രചരിപ്പിക്കുന്നവന് ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ അവനേക്കാൾ പ്രിയപ്പെട്ടവൻ എനിക്കില്ല, ഇനി വരും കാലങ്ങളിൽ അങ്ങനെ ഒരുവൻ എനിക്ക് പ്രിയപ്പെട്ടവൻ ഉണ്ടാകുകയുമില്ല. ഇവനേക്കാൾ പ്രിയപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പൊതുവെ ധരിച്ചു വച്ചിട്ടുണ്ട് ഭക്തി എന്നെല്ലാം പറഞ്ഞാൽ അത് ശാസ്ത്രത്തിനും മറ്റും എതിരായ കാര്യമാണ്. ഭക്തന്മാർക്ക് ഭക്തി എന്ന് പറഞ്ഞാൽ മണിയടിയും പൂജയും പാട്ടുപാടലും മാത്രമാണ്, ഇതൊന്നും അവിടെ പാടില്ല എന്ന് ധരിച്ചിരിക്കുന്നവരുണ്ട്. ഭഗവത്ഗീത പോലെയുള്ള ശാസ്ത്രങ്ങൾ അധ്യയനം ചെയ്യുന്നത് ഭക്തിയല്ല എന്ന് കരുതുന്നവരുണ്ട്. ഭഗവത് ഭക്തിയല്ല, ഭഗവാൻ അനാദികാലം മുതലേ ഇത് പറഞ്ഞിരിക്കുകയാണ്, ഇതിനാണ് ഭക്തി വേണ്ടത്. എന്തിന്? ഇത് എന്റെ ഭക്തന്മാരോട് പറയുന്നത്, അതിനുള്ള ഭക്തി വേണം. എന്നിൽ ഭക്തിയോടുകൂടി ഭക്തന്മാരോട് ഇത് പറയുക, അതാണ് മുഖ്യമായ ഭക്തി സാധന. അതിനും വലിയൊരു ഭക്തൻ ഇനി ഉണ്ടാകത്തില്ല എന്നാണ്. അതുകൊണ്ട് ഭക്തിക്ക് ഇതൊന്നും ആവശ്യമില്ല, ഭക്തിയുള്ളവൻ ഇതൊന്നും പറയത്തില്ല എന്നൊക്കെയുള്ള അബദ്ധങ്ങൾ ഇത് മനസ്സിലാക്കിയാണെങ്കിലും നമ്മൾ തിരുത്തണം. അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ പ്രകടിപ്പിക്കാനുള്ളതല്ല ഭക്തി. ഇത് തന്നെയാണ് വാസ്തവത്തിൽ മറ്റ് ഏത് സേവയേക്കാളും ശ്രേഷ്ഠമായ സേവ. മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സേവ എന്ന് പറയുന്നു ഇത് തന്നെ. മറ്റ് സേവകൾക്ക് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടായിരിക്കാം, പക്ഷേ ഇവിടെ ഭഗവാൻ പറയുന്നതനുസരിച്ച് ഈ ഭഗവാന്റെ ഉപദേശത്തെ പകർത്തുക. എന്തുകൊണ്ട്? മറ്റ് സേവകൾ കൊണ്ട് അവന്റെ ഭൗതികമായ ദുഃഖങ്ങൾക്ക് ശാന്തി ഉണ്ടാക്കാം, ആ നിലയ്ക്ക് അത് ശ്രേഷ്ഠം തന്നെ. പക്ഷെ അതിനും എത്രയോ ശ്രേഷ്ഠമാണ് ഒരുവന്റെ ആത്മശാന്തിക്ക് ഉപകരിക്കുന്ന എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നു. മനുഷ്യന്റെ ആത്മശാന്തിക്ക് ഉപകരിക്കാൻ കഴിയുന്നത് പിന്നെ ഈ ഉപദേശത്തോളം ശ്രേഷ്ഠമായ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത് അതിനുപകരിക്കുന്ന കാര്യം ചെയ്യുക, ആത്മശാന്തിക്ക് ഉപകരിക്കുന്ന കാര്യം ചെയ്യുക. അതിനേറ്റവും പറ്റിയ ഔഷധം ഈ ഉപദേശമാണ്. ഈ ഉപദേശത്തെ പ്രചരിപ്പിക്കുക, അതാണ് ഓരോ ഇത് ശ്രവിക്കുന്ന ഓരോരുത്തരുടെയും ഏറ്റവും മുഖ്യമായ കർത്തവ്യം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആത്മീയമായ പുരോഗതി ഉണ്ടാകുമോ? അതാണ് ആദ്യമേ പറഞ്ഞത്. എന്താണ്? അവൻ എന്നെ തന്നെ പ്രാപിക്കും. അതിൽ മറ്റ് ദോഷങ്ങളുണ്ടാകുമോ? അതുണ്ടാകാതിരിക്കാനാണ് പറഞ്ഞത് എന്നിൽ പരമമായ ഭക്തിയോടുകൂടി അത് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടുണ്ടാകാമെന്നുള്ള മറ്റ് ദോഷങ്ങൾ എന്താണോ, മറ്റ് ദോഷങ്ങളെന്ന് പറയുമ്പോൾ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ വന്നു പിടികൂടാവുന്ന ദോഷങ്ങൾ, അത്തരം ദോഷങ്ങളെല്ലാം ഒഴിവായി കിട്ടും. ഭക്തി കൊണ്ട് തന്നെ ഒഴിവാകും, ഭഗവത് പ്രാപ്തിയും ഉണ്ടാകും. അതൊന്നുകൂടി ഉറപ്പിക്കുകയാണ്. തസ്മാത് മനുഷ്യേഷോ കശ്ചിത് മേ പ്രിയകൃത്തമാ ഭവിതാ നച മേ തസ്മാത് അന്യപ്രിയതരോ ഭുവി. അധ്യേഷ്യത്തെ ചയ ഇമം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതി ഏവി അധ്യേഷ്യത്തെ ച പഠിഷ്യതി യ ഇമം ധർമ്മ്യം ധർമാദനവേദം സംവാദരൂപം ഗ്രന്ഥം ആവയോ തേന ഇതം കൃതം സ്യാത്. ജ്ഞാനയജ്ഞേന വിധി ജപ ഉപാംശു മാനസാനാം യജ്ഞാനാം ജ്ഞാനയജ്ഞവും മാനസത്വ വിശിഷ്ടതം തേന ജ്ഞാനയജ്ഞേന ഗീതാശാസ്ത്രസ്യ അധ്യയനം സ്തുയതി ഫല വിധിരേവ ദേവദാദി വിഷയ ജ്ഞാന യജ്ഞഫലതുല്യം അസി ഫലം ഭവതീതി തേന അധ്യയനേന അമിഷ്ട പൂജിതസ്യാം ഭവേമിതി മേ മമ മതനിശ്ചയഃ. ഇവിടെ പറയുന്നത് എന്താണോ, ഏറ്റവും വലിയ ഈശ്വര പൂജ എന്താണ്? അഹം ഇഷ്ടസ്യാം, ഞാൻ ഇഷ്ടനായിത്തീരും എന്ന് പറഞ്ഞ് ഞാൻ പൂജിതനായിത്തീരും. ഇവിടെ ഭഗവാൻ ഈശ്വര പൂജയായി നിർദ്ദേശിക്കുന്ന എന്താണോ, അധ്യേഷ്യത്തെ ഇമം ധർമ്മ്യം സംവാദം ആവയോഹോ. നമ്മളുടെ ഈ സംവാദം ഇതിന്റെ അധ്യയനം തന്നെ, ഇത് അധ്യയനം ചെയ്യുന്നത് തന്നെ. ഇത് ഇനി അടുത്ത് കേൾക്കുന്നവനെ കുറിച്ചും പറയുന്നുണ്ട്, ഇത് പഠിക്കുന്നവനെ കുറിച്ച് പറയുകയാണ്. അധ്യേഷ്യത പഠിഷ്യതി, പഠിക്കുക എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ വായിക്കുക എന്നാണ്, അല്ലെങ്കിൽ ചൊല്ലുക, വ്യക്തമായി പറയുക എന്നർത്ഥം. കേട്ടു പറയാം അല്ലെങ്കിൽ നോക്കി പറയാം. ആദ്യകാലത്ത് കേട്ടു പറഞ്ഞിരുന്നു, പിൽക്കാലത്ത് നോക്കി പറയുന്നതാണ് പഠനം. ഇതാരാണോ ചെയ്യുന്നത്? ധർമ്മ്യം ധർമാധനഭേദം. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? തേന ഇതം കൃതം സ്യാ, അത് ഏറ്റവും വലിയ ഈശ്വര പൂജയാണ്, എന്റെ പൂജയാണത് എന്ന. അവൻ ജ്ഞാനയജ്ഞത്താൽ എന്നെ പൂജിച്ചിരിക്കുന്നു. വിധി ജപ ഉപാംശു മാനസാനാം യജ്ഞാനാം ജ്ഞാനയജ്ഞവും മാനസത്വ. പലതരത്തിലുള്ള യജ്ഞങ്ങളുണ്ട്. വിധിയജ്ഞം, വിധി ദൃഷ്ടോ യജ്ഞത എന്നുള്ള നേരത്തെ പറഞ്ഞു, വേദത്തിൽ വിധിച്ചിരിക്കുന്ന രീതി. പിന്നെ ജപങ്ങളുണ്ട്, അത് തന്നെ ഉപാംശു മാനസം, ഇങ്ങനെ പലതരത്തിലുണ്ട്. അതിൽ ജ്ഞാനയജ്ഞോ, ഇതിന്റെ പഠന രൂപത്തിലുള്ള ജ്ഞാനയജ്ഞം മാനസത്വ വിശിഷ്ടതമ, ഏറ്റവും വിശിഷ്ടമാണ്. തേന ജ്ഞാനയജ്ഞേന, ഈ ജ്ഞാനയജ്ഞം കൊണ്ട് ഗീതാശാസ്ത്രസ്യ അധ്യയനം ചെയ്യുന്നത്. ഗീതാശാസ്ത്ര അധ്യയനം, അധ്യയനം എന്ന് പറയുമ്പോൾ കേവലം ചൊല്ലുക മാത്രമല്ല, അതിന്റെ മനനം വരെ അധ്യയനത്തിൽപ്പെടും. ഇതെന്താണ്? ജ്ഞാനയജ്ഞമാണ്. സ്വയം മനസ്സിലാക്കുന്നതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം ജ്ഞാനയജ്ഞത്തിൽപ്പെടും. അപ്പൊ ഈ ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്റെ പൂജയാണോ? അവൻ എന്നെ പൂജിച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ അവൻ പിന്നെ ഇത് അങ്ങനെ പൂജിക്കുന്നവന് പ്രത്യേകിച്ച് പോയി മണിയടിക്കും വിളക്ക് കൊളുത്തേണ്ടെന്നും ആവശ്യമില്ല. ഈ പൂജ മതി, ഈ ജ്ഞാനയജ്ഞം തന്നെ പൂജയാണോ? ഈശ്വരനെ മറ്റൊരു തരത്തിലേ പൂജിക്കാവൂന്നില്ല. മണിയടിച്ചാലേ ഈശ്വര പൂജ ആകൂ എന്നില്ല. ഈ ജ്ഞാനയജ്ഞം തന്നെ എന്താണോ, പൂജയാണോ? ഫലവിധിരേവ ദേവദാദി വിഷയ ജ്ഞാനയജ്ഞ ഫലതുല്യമസ്യ ഫലം ഭവതീരി. ഇതുകൊണ്ട് എന്നെ പൂജിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ, വലിയ വലിയ യജ്ഞങ്ങളൊക്കെ നടത്തി പൂജകളൊക്കെ നടത്തി ഭഗവാനെ തൃപ്തനാക്കാൻ ശ്രമിക്കുന്നു. അതിന് തുല്യമാണ് അധ്യയനേനഹം ഇഷ്ട പൂജിതസ്യാം ഭവേയം ഇതി മേ മമ മദർനിശ്യ. അതുകൊണ്ട് ഞാൻ പറയുന്നതിന്റെ താല്പര്യം ഇതാണ്, ജ്ഞാനയജ്ഞം കൊണ്ട് തന്നെ എന്നെ പൂജിക്കാം. നേരത്തെ പറഞ്ഞുള്ള പത്രം പുഷ്പം ഫലം തോയം ഭക്ത്യായോമി പ്രേശ്ചതി എന്ന് നേരത്തെ പറഞ്ഞു. അത്തരം പൂജകളെല്ലാം ഉണ്ട്, പക്ഷെ ഇത് ശ്രേഷ്ഠമായ പൂജയാണ് ജ്ഞാനയജ്ഞം. ഇതിന്റെ ചിന്തനം, ഇതിന്റെ പഠനം, അതുകൊണ്ട് എന്നെ പൂജിക്കുകയാണ് ചെയ്യുന്നത്. കേവലം ഇതിന്റെ പഠനം കൊണ്ട് തന്നെ, പഠനം തന്നെ ഈശ്വര പൂജയാണ് എന്നാണ്. അധ്യേഷ്യതേ ജയ ഇമം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതി. ഇനി ഇത് കേൾക്കുന്നതിന്റെ ഫലം പറഞ്ഞു. ഇതുവരെ പറഞ്ഞതെല്ലാം ഈ സ്വയം അനുഷ്ഠിക്കുന്നവനെ കുറിച്ചാണ്, മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്നവനെ കുറിച്ചാണ്. അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, അത് ശ്രേഷ്ഠമാണ്, അവൻ എന്നെ പ്രാപിക്കും എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇത് കേൾക്കുന്നവരെല്ലാം ഈ വിദ്യാ സമ്പ്രദായത്തെ തുടരുന്നതിന് വേണ്ടി പറഞ്ഞാണ്. ഇതിനപ്പുറം മറ്റൊന്നിന്റെ ആവശ്യമില്ല. വേറെ ജപവും പ്രാർത്ഥനയും ധ്യാനവും ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ തുടർന്നാൽ മതി, ഈ ജ്ഞാനയജ്ഞം മാത്രം മതി എന്ന് പറഞ്ഞു. കേൾക്കുന്നവരോ, കേൾക്കുന്നത് തന്നെ പുണ്യമാണ്, അതാണ് അടുത്ത് പറയുന്നത്. ശ്രദ്ധാവാനന സൂയശ്ച ശ്രോതിരിതം ഫലം ശ്രദ്ധാവാൻ ശ്രദ്ധാവാൻ ശ്രദ്ധധാനു അനസൂയശ്ച അസൂയാവർജിത സൻ ഇമം ഗ്രന്ഥം ശൃണുയാദ് അപി യോ നരഃ അഭിശബ്ദാത് കിമുത അർത്ഥജ്ഞാനവാൻ. ഇത് കേവലം കേട്ടെന്നിരിക്കട്ടെ, അതിനെക്കുറിച്ച് പറയുകയാണ്. എന്റെ അർത്ഥബോധത്തെക്കുറിച്ച് പറയാനില്ല, അതാണ് ശൃണുയാദ് അപി എന്ന് പറഞ്ഞിരിക്കുന്നത്. കേട്ടാൽ മതി, വാർത്ത ചിന്തനം ചെയ്യുന്നവനെ കുറിച്ച് പറയാനുണ്ടോ എന്നാണ്. എങ്ങനെ കേൾക്കണം? ശ്രദ്ധയോടുകൂടി. ശ്രദ്ധ എന്ന് പറയുമ്പോൾ അവിടെ ഭക്തിയും വരും. ഭക്തിയോടുകൂടി ഇത് കേൾക്കണം. അനസൂയശ്ച അസൂയയില്ലാത്തവനായി എന്ന് വെച്ചാൽ ഉപദേഷ്ടാവിൽ ദോഷങ്ങളൊന്നും കാണാത്തവനായി, ഉപദേശിച്ച ഭഗവാനിൽ ഭഗവാന്റെ ചരിത്രത്തിൽ ഒന്നും ദോഷങ്ങൾ കാണാത്തവനായി, എന്താണ് അസൂയാവർജിതനായി എന്ന് പറഞ്ഞിരിക്കുന്നു. ശൃണുയാ തപി, കേട്ടാൽ മതി. യോന്നരഹ അഭിശബ്ദാത് കിമിതാർത്ഥം ഞാൻ അപ്പോൾ പിന്നെ ഇതിന്റെ അർത്ഥബോധത്തോടുകൂടി ഇവനെ കുറിച്ച് പറയാനുണ്ടോ എന്നാണ്. സോപി അവനും എന്താണ് മുക്ത പാപാൻ മുക്ത ശുഭാൻ പ്രശസ്താൻ ലോകാൻ പ്രാപ്നിയാൽ പുണ്യകർമ്മണ അഗ്നിഹോത്രാദി കർമ്മപദം. അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യുന്നത് പുണ്യലോകങ്ങളെ പ്രാപിക്കാനാണെങ്കിൽ അവന് അഗ്നിഹോത്രാദിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് ആരെങ്കിലും ഇത് ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യുന്നത് കേട്ടാൽ മതി, ഭക്തിയോടുകൂടി അത് ചെയ്യുന്നത് കേൾക്കണം. കാസറ്റായാലും മതി, ഭക്തിയും കൂടെ വേണം അതിന്. എന്നോട് പറയുന്നു അത് പറയുന്നു അവനും മുക്തനായിത്തീരുന്നു. കാരണം പുണ്യലോകങ്ങളെ പ്രാപിക്കുന്നത് പാപങ്ങളുള്ളവന് സാധ്യമല്ല. അതുകൊണ്ടാണ് അതിനെ എടുത്തു പറഞ്ഞത്. മുക്തനായി പുണ്യലോകങ്ങളെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞത് അവൻ ജന്മാന്തരങ്ങളായി അല്ലെങ്കിൽ വർത്തമാന ജന്മത്തിൽ സഞ്ചരിച്ചിരിക്കുന്ന ആ പാപങ്ങളെ അത് നശിപ്പിക്കുന്നു. ഇതിന്റെ ശ്രവണം തന്നെ, കാരണം ഭഗവാന്റെ വാക്കുകളാണ് അത്. ശ്രവിക്കുന്നവന്റെ പാപത്തെ തീർച്ചയായും നശിപ്പിക്കും. ആ ശബ്ദത്തിന് തന്നെ ശക്തിയുണ്ട്. പാപം നശിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവൻ ഊർധ്വഗതി ഉണ്ടാകും, പുണ്യലോകപ്രാപ്തി ഉണ്ടാകും. അത്രയും ശ്രേഷ്ഠമാണ് മഹത്തുക്കളുടെ വചനം. അങ്ങനെയാണ് അത് കേൾക്കുന്നു, അതിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും അതിന്റെ ശബ്ദശ്രവണം കൊണ്ട് തന്നെ ആ ജീവൻ ഊർധ്വഗതി ഉണ്ടാകുന്നതെന്ന് മറ്റ് ശാസ്ത്രങ്ങളിലും പറയും. അപ്പോ ഭഗവാന്റെ ശബ്ദത്തിനെ കുറിച്ച് പറയാനില്ല. ശ്രദ്ധാവാനനസൂയശ്ചാദപിയോനരാഭിമുക്തശുഭാലോകാന്യകർമ്മണം. സമസ്ത ഉപദേശത്തെ കുറിച്ചും പറഞ്ഞു, അതിന്റെ ഫലത്തെക്കുറിച്ചും പറഞ്ഞു. ഇത് ശ്രവിക്കുന്നവന്റെ കർത്തവ്യത്തെക്കുറിച്ചും പറഞ്ഞു, എന്താ ചെയ്യേണ്ടത്, അവിദ്യാസമ്പ്രദായ രക്ഷ അതിനെക്കുറിച്ചും പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രോതാവിന് മനസ്സിലായോ എന്നാണ് അടുത്ത് ചോദിക്കുന്നത്. കച്ചിതേതശ്രുതം പർഥ ഏകാഗ്രേണ ചേതസ കച്ചിദജ്ഞാനസമ്മോഹ പ്രനഷ്ടസ്തേ ധനഞ്ജയ ശിഷ്യസ്യ ശാസ്ത്രാർത്ഥഗ്രഹണ അഗ്രഹണ വിവേക ബുദ്ധയാ പൃച്ഛതി. ശിഷ്യൻ ഈ ശാസ്ത്ര താല്പര്യത്തെ, ഉപദേശ താല്പര്യത്തെ ഗ്രഹിച്ചോ ഗ്രഹിച്ചില്ലയോ, ഗ്രഹണ അഗ്രഹണ, അല്ലെങ്കിൽ എത്രമാത്രം മനസ്സിലാക്കി എത്രമാത്രം മനസ്സിലായില്ല, ഇതറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നു. ബുഭുത്സ അറിയുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്, എത്രമാത്രം നീ ഇതിനെ ഉൾക്കൊണ്ട് എന്നാണ്. അങ്ങനെ ചോദിക്കാൻ എന്താണ് കാരണം? ഭഗവാൻ തന്നെ പറഞ്ഞു ഇതാണ് ഗുഹ്യാഗുഹ്യതരം ഗോപ്യമാണ്. അപ്പോൾ ഉപദേശാളിനെ തന്നെ അറിയാം ഇതത്ര, ഇതിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് അനായാസമല്ല. എന്നാലും ഉപദേശ സ്ഥിതിക്ക് എന്തെങ്കിലും ഗ്രഹിക്കണമല്ലോ. ഗ്രഹിക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഇത് കേൾക്കണം. പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോ ശ്രോതാവ് മനോരാജ്യത്തിലാണെങ്കിലോ അവിടെ അത് ഫലം ചെയ്യത്തില്ല. നേരത്തെ പറഞ്ഞു കേൾക്കുന്നവൻ പുണ്യലോകത്തെ പ്രാപിക്കുന്നു. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നവന് സംശയമുണ്ടാകും, എനിക്ക് പുണ്യലോകങ്ങൾ ഉണ്ടാകുമോ? കാരണം ഇത് കേട്ടാലേ ഉണ്ടാകത്തുള്ളൂ. മൂകസാക്ഷിയായി ഇരുന്നതുകൊണ്ട് കാര്യമില്ല, കാരണം മനസ്സുകൂടി ശ്രവണേന്ദ്രിയത്തിനോടൊപ്പം നിന്നാലേ കേൾക്കാൻ പറ്റും. മനസ്സ് മറ്റെവിടെയാണെങ്കിലും ഇത് കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കേൾക്കുക എന്ന് പറയുന്നതാണ് മുഖ്യം, മനസ്സിലാക്കുന്നത് രണ്ടാമത്. ഉണ്ട് ഈ സത്സംഗത്തിലും മറ്റും കേൾക്കുന്നവർ വളരെ കുറവാണ്, ഇരിക്കുന്നവരൊരുപാട് കാണും എണ്ണത്തിൽ, പക്ഷെ കേൾക്കുന്നവർ വളരെ കുറവായിരിക്കും. കാരണം മനസ്സ് അവിടെയും നിൽക്കത്തില്ല. മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്, മായ മനസ്സിനെ മോഹിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പിടിച്ചോളും, ഇത് കേൾക്കാൻ തന്നെ കഴിയത്തില്ല, വടി പോലെ ഇരിക്കാൻ പറ്റും. അത് ഭഗവാൻ പോലും സംശയം തോന്നി അർജുനെ സംബന്ധിച്ചു. ഇത്രയും കാര്യമായി തൊട്ടടുത്ത് നിന്ന് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും ചോദിക്കുകയാണ് നീ വല്ലതും കേട്ടോ എന്നാണ്, മനസ്സിലാക്കിയോ എന്നല്ല ചോദിച്ചു. അതാണ് തദഗ്രഹണേ ജ്ഞാതേ പുനർഗ്രാഹയിഷ്യാമി ഉപായാന്തരേണാഭീതി പ്രഷ്ടഭിപ്രായം. ചോദിക്കുന്ന എന്താണ്? ഇനി കേട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അഗ്രഹണേ ജ്ഞാതേ, ഇനി കേട്ടില്ല എന്നുണ്ടെങ്കിൽ പുനർഗ്രഹീഷ്യാം. എന്നാ ഞാൻ ഇനിയും പറയാം, ഉപായാന്തരേണ മറ്റെന്തെങ്കിലും വഴിയിലൂടെ എന്നാണ്. ഇത് പ്രശ്നയുടെ അഭിപ്രായം. ഇതുകൊണ്ടാണ് അവസാനം വീണ്ടും അനുഗീതയിൽ വീണ്ടും ഉപദേശിക്കുന്നത്. ഭഗവാൻ അറിയാമല്ലോ എന്താ സംഭവിച്ചതെന്ന്. എന്തായാലും അർജുനൻ മുഴുവൻ ഗ്രഹിക്കാതിരുന്നെങ്കിലും ഒട്ടും ഗ്രഹിക്കാതിരുന്നില്ല എന്നാണ് മറുപടിയിൽ നിന്ന് മനസ്സിലാകുന്നത്. യത്നാന്തരമാസ്ഥായ ശിഷ്യ കൃതാർത്ഥ കർത്തവ്യ ആചാര്യധർമ്മ പ്രദർശിതോ ഭവതി. യത്നാന്തരമാസ്ഥായ വീണ്ടും ഉപദേശിച്ച് മറ്റു വഴികളിലൂടെ മറ്റുപായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ശിഷ്യ കൃതാർത്ഥ കർത്തവ്യ, ശിഷ്യനെ കൃതാർത്ഥനാക്കണം. നിത്യാചാര്യധർമ്മ, ഇതാണ് ആചാര്യധർമ്മം. പറഞ്ഞല്ലോ ഭഗവാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ഞാൻ പറഞ്ഞു. ഭഗവാൻ എല്ലാത്തിനും തയ്യാറാകുന്നു. അത് ആചാര്യധർമ്മത്തെ സ്വീകരിച്ചുകൊണ്ടാണ്. ശിഷ്യൻ എങ്ങനെ ആയിക്കൊള്ളട്ടെ, ശിഷ്യനെ ഇത് ബോധ്യപ്പെടുത്തണം. അത് ആചാര്യന്റെ കർത്തവ്യമാണ്, ധർമ്മമാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്, നീ ഇത് കേട്ടോ? കേട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. വേണ്ടവണ്ണം കേട്ടില്ല, എന്നാൽ കേട്ടിട്ടുമുണ്ട്. കച്ചി കിമേതം മയോക്തം ശ്രുതം ശ്രവണേന അവതാരിതം പാർത്ഥ. കച്ചിത്ത്, ഇവിടെ കച്ചിത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ് കച്ചിത്ത്. കശ്ചിതല്ല, കശ്ചിത് എന്ന് പറഞ്ഞാൽ ഒരുവൻ, കച്ചിത്ത് എന്ന് പറഞ്ഞാൽ വേറെ ശബ്ദമാണ്. രണ്ട് ചകാരമാണ് കച്ചിത്ത്. അപി നനു എന്നൊക്കെ ഉപയോഗിക്കുന്ന പോലെ ചോദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ് കച്ചിത്ത്. അത് കശ്ചിത്ത് എന്ന് വായിക്കരുത്, അത് വേറെ, ഇത് വേറെ. കശ്ചിത്ത് വേറെ, കച്ചിത്ത് വേറെ. അവ്യയമാണ് ചോദ്യം അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന അവ്യയം. കച്ചിത് കിമേതം മയോക്തം ശ്രുതം ശ്രവണേന അവതാരിതം പാർത്ഥ. ശ്രുതം എന്ന് വെച്ചാൽ കേട്ടോ എന്നുള്ള അർത്ഥം മാത്രം എടുക്കണ്ട, കേട്ടിരിക്കാം. നമ്മൾ ചിലപ്പോൾ കേൾക്കാതെയും ഇരിക്കും, പക്ഷെ ഇവിടെ അർജുൻ അത്ര മോശക്കാരനല്ല. അതുകൊണ്ട് കേട്ടിരിക്കാം, കേട്ടിരുന്നാലും പോരാ. കേട്ടതിനെ ശ്രവണേന അവതാരിതം, താല്പര്യത്തെ നിർണയിച്ചു കഴിഞ്ഞോ എന്നാണ്. ഞാൻ എന്തിനാ ഇത്രയും ദീർഘമായി ഉപദേശിച്ചത് എന്ന് ആ ഉപദേശത്തെ ഗ്രഹിച്ച് മനസ്സിലാക്കിയോന്നാണ്. അത് അർജുനന് പിടികിട്ടിയെന്ന് അവസാനം പറയും. ഇത്രയൊക്കെ ഉപദേശിച്ചത്, വളരെയധികം വിഷയങ്ങൾ വിപുലമായി പറഞ്ഞത്, താല്പര്യം എന്താണ്? അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാതെ. ഈ ഉപദേശം കഴിഞ്ഞ് തുടർന്ന് വ്യാസൻ മഹാഭാരതത്തിൽ പറയുന്നു അത് തന്നെയാണ്. ഇത്രയും സംഭാഷണം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ മറ്റുള്ളവർ കാണുന്ന എന്താണ്? അർജുനൻ ഗാന്ഡീവും എടുത്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നു. അതുവരെ ദുഃഖിച്ചിരുന്ന അർജുനൻ പിന്നീട് ഒരു നിമിഷം പോലും വൈകാതെ എന്നാണ് വ്യാസം പറയുന്നത്. മഹാഭാരതം എടുത്തതിന് ശേഷമുള്ള ഭാഗം വായിച്ചു നോക്ക്. സാധാരണ ആരും ചെയ്യാറില്ല, ഇതിന് മുമ്പുള്ള ഭാഗം വായിക്കാറില്ല, ഇതിന് പിന്നുള്ള ഭാഗവും വായിക്കാറില്ല. അതുകൂടെ വായിച്ചു നോക്കുക. ഇതിന് മുമ്പുള്ള കാര്യം നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞു എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്. ഈ ഉപദേശം തീർന്ന ഉടനെ തന്നെ അർജുനൻ ഗാന്ഡീവം കയ്യിലെടുത്തിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു എന്നാണ്. നേരത്തെ പറഞ്ഞു എന്താണ്? അവിടെ ഇരിക്കുകയായിരുന്നു, അതിനെ ഉപേക്ഷിച്ചിട്ട് തേർത്തടത്തിൽ ഇരുന്നു എന്നാണ് പറഞ്ഞത്. അത് എഴുന്നേറ്റത് യുദ്ധസന്നദ്ധനായാണ്. അത് കണ്ട് പാണ്ഡവന്മാർക്കും പാണ്ഡവ സൈന്യത്തിനുമെല്ലാം വളരെ സന്തോഷമുണ്ടായി. ഇത്രയും പെട്ടെന്ന് തന്നെ ഭഗവാൻ അർജുനനെ മാറ്റിയല്ലോ എന്നുള്ളത്. അപ്പോൾ അർജുനൻ ആ ഉപദേശത്തിന്റെ സാരം മനസ്സിലായി. എന്താണ്? താൻ യുദ്ധം ചെയ്യണം, അതാണ്. മറ്റുള്ള കാര്യങ്ങളെല്ലാം പിന്നീടാണ്, ആത്മാവ്, മോക്ഷം. അല്ലാതെ ഭഗവാൻ പറഞ്ഞതുപോലെ ദർഭ അതിന്റെ പുറത്തിൽ പുലിത്തോല് അതൊക്കെ ഇട്ടിട്ട് പിന്നെ അർജുനൻ കയറിയിരുന്ന് ധ്യാനിച്ചു കളഞ്ഞില്ല. അപ്പൊ അർജുനനെ കൊണ്ട് അതല്ല ഭഗവാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ മഹാഭാരത യുദ്ധം നടക്കത്തില്ലായിരുന്നു. അർജുനൻ ഉടൻ തന്നെ യുദ്ധത്തിന് തയ്യാറായി. അതാണ് ഇവിടെ ചോദിച്ചത്, നീ കേട്ടാൽ മാത്രം പോരാ, ഞാൻ എന്താ എന്റെ താല്പര്യമെന്ന് നീ മനസ്സിലാക്കിയോ എന്നാണ്. രണ്ടും പറഞ്ഞു, ധ്യാനിക്കാനുള്ള വഴിയും പറഞ്ഞുകൊടുത്തു. വിവിക്ത സേവി, ലഘ്വാസി, ഏകാന്തത്തിലിരിക്കണം, ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കണം, എന്നെല്ലാം പറഞ്ഞുകൊടുത്തു. ആ വഴിക്കൊന്നും അർജുനൻ പോയില്ല. ഉദ്ദേശിച്ചത് എന്താണെന്ന് അർജുനന് മനസ്സിലായോ? അപ്പോൾ നീ കേട്ടോ എന്ന് കേട്ടുകഴിഞ്ഞാൽ വെറുതെ കേട്ടാൽ മാത്രം പോരാ, ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം നിനക്ക് മനസ്സിലായി. ഭക്ഷ്യകാരനും പറഞ്ഞു, എന്താണ് അർജുനനെ നിമിത്തമാക്കി ലോകത്തിന് മുഴുവൻ ഉദ്ദേശിക്കുകയാണ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് ഒരു സമയം ചെയ്യാൻ കഴിയത്തില്ല. പലരും പല അധികാരികളും പല അവസ്ഥകളും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഉപദേശിച്ചത്. അതിൽ നിന്ന് അർജുനൻ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി എന്നാണ് അടുത്ത് പറയുന്നത്. കിം ത്വയ ഏകാഗ്രേണ ചേതസ ചിത്തേന, നീ ഏകാഗ്രമായി തന്നെ ഇത് മനസ്സിലാക്കി. തീർച്ചയായും അർജുനൻ ഏകാഗ്രമായി തന്നെ മനസ്സിലാക്കി. അർജുനൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ മനസ്സിലായെന്നേ ഉള്ളൂ, അത്രേ മനസ്സിലായുള്ളൂ, എല്ലാം മനസ്സിലായില്ല. ആവശ്യമുള്ളതന്നെ അർജുനൻ മനസ്സിലാക്കി. അർജുനന്റെ ഈ അവസ്ഥയിൽ ആവശ്യമുള്ളതല്ല, അതുകൊണ്ടാണ് പിന്നീട് ചോദിക്കുന്നത്. അന്ന് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞല്ലോ, ചിലതെല്ലാം വിട്ടുപോയി എന്നാണ്. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ സത്സംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അത് വിട്ടുകഴിയുമ്പോൾ അതെല്ലാം പോകുന്നു, പിന്നീട് അതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല. എല്ലാവർക്കും സംഭവിക്കുന്നതന്നെ അർജുനന് സംഭവിച്ചു. പറഞ്ഞപ്പോൾ അർജുനൻ മനസ്സിലാകാതെ ഒന്നും ഇരുന്നില്ല, പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. പക്ഷേ പിന്നീട് യുദ്ധത്തിന്റെ ബഹളത്തിലേക്ക് വന്നപ്പോൾ പിന്നെ അതൊന്നും അവിടെ നിൽക്കാൻ വഴിയില്ല, എല്ലാം വിട്ടുപോയി. പക്ഷേ പറഞ്ഞത് പ്രയോജനപ്പെട്ടു, മനസ്സിലാക്കിയത് പ്രയോജനപ്പെട്ടു, അതാണ് യുദ്ധം നടന്നത്. അതാണ് ത്വയ ഏകാഗ്രന ചേതസ, ഏകാഗ്രമായ മനസ്സുകൊണ്ട് നീ ഇതൊക്കെ ഗ്രഹിച്ചു. കിംബ പ്രമാദത, അതെന്തെങ്കിലും പ്രമാദം, മനസ്സിന്റെ പ്രമാദങ്ങളെന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, ഏകാഗ്രത ഇല്ലാതിരിക്കുക, അതൊന്ന്. രണ്ടൊന്ന്, അശ്രദ്ധ വരിക, ശ്രവണത്തിൽ താല്പര്യക്കുറവ് വരിക. അതിനും വിശേഷമായിട്ട് വരുന്ന എന്താണ്? വിപരീത ബുദ്ധി, പറഞ്ഞതിന് നേരെ വിപരീതം ചിന്തിക്കുക. ഗുരു ഒന്ന് ഉപദേശിക്കുന്നു, ശിഷ്യൻ നേരെ മറിച്ച് ധരിക്കുന്നു, ധരിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു, എന്നിട്ട് അവകാശപ്പെടുന്നു ഞാൻ ഗുരു ഉപദേശം അനുസരിച്ചാണ് പ്രവർത്തിച്ചതെന്ന്. ദോഷം ഗുരുവിലും വരും. സാധാരണ നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്, അതാണ് പ്രമാദം എന്ന് പറയുന്നത്. ഗുരുവിന്റെ ഉപദേശത്തിന്റെ താല്പര്യം മനസ്സിലാക്കത്തില്ല. തന്റെ താല്പര്യമാണ് ഗുരു ഉപദേശിച്ചതെന്ന് മനസ്സിലാക്കും, എന്നിട്ട് പ്രവർത്തിക്കും. ഗുരുവിന്റെ സങ്കല്പമായിരിക്കില്ല, തന്റെ ഇച്ഛ താല്പര്യങ്ങളായിരിക്കും. അതിൽ നിന്ന് ഗുണമുണ്ടാകത്തില്ല, ദോഷമേ വരും. ദോഷം വരുമ്പോൾ പറയും, ഗുരുവാണ് ഇതിന് ഉത്തരവാദി, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു, ഗുരുവിന്റെ സമീപത്ത് കഴിഞ്ഞിട്ടും എനിക്ക് എന്തുകൊണ്ട് ദോഷം വന്നു എന്ന് പറയും. അതാണ് പ്രമാദം. സാധാരണ മനസ്സുകളിലെല്ലാം ഉള്ളതാണ് ഈ പ്രമാദം. അതിന്റെ ദോഷം അനുഭവിക്കാറുമുണ്ട്. ഇനി അങ്ങനെ വല്ലതും നിനക്ക് സംഭവിച്ചോ? സംഭവിക്കാമെന്നുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. കച്ചിത് അജ്ഞാന സമൂഹോ, അജ്ഞാന നിമിത്ത സമൂഹോ, വിചിത്തഭാവോ അവിവേകത സ്വാഭാവിക കിം പ്രനിഷ്ഠ, എന്റെ ഈ അജ്ഞാന സമൂഹം നശിച്ചോ എന്നാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അർജുനന്റെ അജ്ഞാനവും സമൂഹവും എന്തിനെ സംബന്ധിച്ച? അർജുനൻ യുദ്ധത്തിന് വരുമ്പോൾ ജീവാത്മാവ് പരമാത്മാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അർജുനൻ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അർജുനെ സംബന്ധിച്ച് അതൊന്നും വിഷയമേ ആയിരുന്നില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ഗാന്ഡീവും എടുത്തുകൊണ്ട് യുദ്ധസ്ഥലത്ത് വരേണ്ട കാര്യവുമില്ല. അപ്പൊ അതിനെ സംബന്ധിച്ചായിരുന്നില്ല സംശയം അല്ലെങ്കിൽ അജ്ഞാനം. അജ്ഞാനം മോഹം നശിച്ചോന്നോ ചോദിക്കുന്നു. ഒരു സംശയം ഉണ്ടായിരുന്നില്ല അർജുനന്. ഒന്നിനെ സംബന്ധിച്ച് സംശയം ഉണ്ടായില്ല, കാരണം യുദ്ധം ചെയ്യണം, മനസ്സിലത് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വന്ന് ചുറ്റുപാടുകളെല്ലാം കണ്ട് ഇനി നടക്കാൻ പോകുന്ന ഹിംസയെക്കുറിച്ചും ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അർജുനന് അജ്ഞാനവും സമൂഹമൊക്കെ വന്നു. അജ്ഞാന സമൂഹങ്ങൾ എന്തിനെ സംബന്ധിച്ചായിരുന്നു? തന്റെ ധർമ്മത്തെക്കുറിച്ചാണ്. അതായിരുന്നു അർജുനന്റെ അജ്ഞാന സമൂഹങ്ങൾ. ആത്മാവിനെ കുറിച്ചല്ല, അത് പ്രത്യേകം മനസ്സിലാക്കും. താൻ ചെയ്യുന്നത് പാപമാണോ, ഈ ഹിംസ കൊണ്ട് ദോഷമുണ്ടാകുമോ, യുദ്ധം ചെയ്യണമോ വേണ്ടേ, ബന്ധുക്കളെ കൊന്നിട്ട് രാജ്യം നേടണമോ വേണ്ടേ, ഇതൊക്കെയായിരുന്നു. ഇതിന് ഇന്നത് ശരി ഇന്നത് തെറ്റെന്ന് നേരിട്ട് പറയാതെ ഭഗവാൻ ഉപദേശം തുടങ്ങിയപ്പോൾ നേരെ എവിടെ കൊണ്ടുപോയി? ആത്മാവിലേക്ക് കൊണ്ടുപോയി. നാനുശോചന്തി പണ്ഡിതാഹ. അപ്പോ ഹിംസ എന്താണ്, അഹിംസ എന്താണ്, ആത്മാവെന്ത്, അനാത്മാവെന്ത് തുടങ്ങിയ കാര്യങ്ങൾ അങ്ങോട്ട് വിശദീകരിച്ചപ്പോഴാണ് അർജുനന് പിന്നെ അതിനൊക്കെ സംശയം. അപ്പോൾ മുഖ്യമായ അർജുനന്റെ സംശയം വന്നത് ധർമ്മത്തെ സംബന്ധിച്ചാണ്. അവിടെയാണ് അർജുനൻ കുഴങ്ങിയത്. ഞാൻ ആദ്യം പറഞ്ഞത് വ്യാസഭഗവാൻ എന്താണ് ധർമ്മ സമ്മൂഢചേതസ് എന്ന് പറഞ്ഞു. ധർമ്മ സമ്മൂഢചേതസ് അതിനെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. എന്റെ ആ ധർമ്മ സമ്മൂഢചേതസ് ഇപ്പോഴും ആ അവസ്ഥയിലാണോ, അതേ മാറ്റം വന്നു എന്നാണ്. കിം പ്രനഷ്ട അവിടെ പറയുന്നത് എന്താണ്? യത് ശ്രേയസ്, എന്താണ് എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത്, അത് നീ ഉപദേശിക്കണം. അവിടെ അർജുനനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, യുദ്ധം വേണോ വേണ്ടേ, ഇതെല്ലാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിനെ സംബന്ധിച്ചുള്ള മോഹമായിരുന്നു, അതാണ് ഇവിടെ ഭഗവാൻ ചോദിക്കുന്നത്. അത് നശിച്ചോ ആ മോഹം എന്നാണ്. പ്രധാനമായിട്ട് അതാണ്. പിന്നെ ആത്മാവിനെ സംബന്ധിച്ചുള്ള അജ്ഞാനം മോഹം, ഒരുവനോട് ആത്മതത്വത്തെക്കുറിച്ച് ഉപദേശിക്കുമ്പോൾ അത് ഏകാഗ്രമായി ഒരാൾ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ചുള്ള ബോധം അയാൾക്കുണ്ടാകും. പക്ഷെ ഇവിടെ അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ അർജുനനെ സംബന്ധിച്ച് ഈ ധർമ്മത്തിലുള്ള സമ്മോഹം അത് മാറണം, അത് മാറ്റുകയാണ് മുഖ്യമായിട്ടുള്ളത്. മറ്റുള്ളത് യഥാ വേണ്ട സമയം സംഭവിച്ചോളൂ. ഉപദേശം കേൾക്കുന്ന മാത്രയിൽ എല്ലാവർക്കും ബോധമുണ്ടാവും. നീ ശരീരമല്ല ആത്മാവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവൻ അങ്ങനെ തന്നെ ബോധമുണ്ടാവും. പക്ഷെ അത് സ്ഥായി ആയിരിക്കണമെന്നില്ല, അനുഭവം പ്രത്യക്ഷമായിരിക്കണമെന്നില്ല, പക്ഷേ ബോധമുണ്ടാവും. ഇവിടെ അതല്ല മുഖ്യമായ വിഷയം. അർജുനൻ ഏത് മോഹത്തിലാണോ നിന്നത് അത് മാറിയോ? അവിവേകത സ്വാഭാവിക കിം പ്രനിഷ്ട യഥാർത്ഥമായും ശാസ്ത്ര ശ്രവണ ആയാസ തവ മമ ഉപദേഷ്ടത്വ ആയാസ പ്രവൃത്തത്തെ തവ ധനഞ്ജയ. ഈ ഉപദേശം മുഴുവൻ, ഇതിനുവേണ്ടിയുള്ള പരിശ്രമം മുഴുവൻ നിന്റെ ഭാഗത്തുണ്ടായി, എന്റെ ഭാഗത്തുണ്ടായി എന്നാണ് ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നത്. കേൾക്കുന്നത് ഒരു പരിശ്രമമാണ്, ഉപദേശിക്കുന്നത് ഒരു പരിശ്രമമാണ്, അതിനും വലിയ പരിശ്രമം. ശ്രവണായാസം ഉപദേഷ്ടത്വായാസം ഇത് രണ്ടും ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഇതിനെന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഏന അജ്ഞാനേന മൂഢോ എന്ന യോസ്യാമി ഇത്യുക്തവാൻ. ഇവിടെ രാമാനുജാചാര്യർ പറയുന്നു, ഇവിടെ ആ മൂഢത എന്ന് പറയുന്നത് ഏതെന്നുകൊണ്ടാണോ ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്, അതാണ് ആ മൂഢത മുഖ്യമായിട്ട്. അത് നശിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അത് പൂർണ്ണമായും നശിച്ചോ, പ്രനഷ്ട എന്ന് വെച്ചാൽ പൂർണ്ണമായും നശിക്കുക. ഇനി അതിലെന്തെങ്കിലും സംശയമുണ്ടോ? ഇത് ചെയ്യണമോ വേണ്ടേ ഇക്കാര്യത്തിൽ? കച്ചിദേതശ്രുതം പാർത്ഥ ത്വയേകാഗ്രേണ ചേതസ കച്ചിദജ്ഞാനസമ്മോഹ പ്രനഷ്ടസ്തേ ധനഞ്ജയ അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർ ലബ്ധ പ്രസാദാന്മയച്യുത അസ്തിതോസ്മിഗത സന്ദേഹ ഹരിഷ്യേ വജനന്തവ. നഷ്ടോ മോഹോ അജ്ഞാനജ സമസ്ത സംസാര അനർത്ഥഹേതു സാഗരൈവ ദുസ്തര സ്മൃതിശ്ച ആത്മതത്വ വിഷയ ലബ്ധ യസ്യാഹ ലാഭാത് സർവഹൃദയ ഗ്രന്ഥീനാം വിമോക്ഷ ത്വത്പ്രസാദ തവ പ്രസാദ മയാ ത്വത്പ്രസാദ ആശ്രിതേന അച്യുത. മോഹം നശിച്ചു ഞാൻ പറയും. ആ മോഹത്തെ ഭാഷ്യകാരൻ വിശദീകരിക്കുകയാണ്. സമസ്ത സംസാര അനർത്ഥ ഹേതു, സർവസംസാര അനർത്ഥത്തിന് ഹേതുവായിരിക്കുന്ന ഈ സംസാരത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാനം, സാഗരൈവ ദുസ്തര, സംസാരം എന്ന് പറയുന്നത് സാഗരത്തെപ്പുറം ദുസ്തരമാണ്. അപ്പൊ ആ മോഹം നഷ്ടമായി. ജീവനെ ഈ സംസാരത്തിലേക്ക് കൊണ്ടുവന്ന ആ മോഹം, മൂലാജ്ഞാനം നഷ്ടമായി എന്നാണ് ഭാഷ്യകാരന്റെ വ്യാഖ്യാനം. അതാദ്യം മനസ്സിലാക്കുക. മാത്രമല്ല എന്താണ്, സ്മൃതിശ്ച ആത്മതത്വ വിഷയ ലബ്ധ, ആത്മതത്വത്തെ സംബന്ധിച്ചുള്ള സ്മൃതിയും എനിക്ക് ലഭിച്ചു. സ്മൃതി ലബ്ധ യസ്യഹ ലാഭാത് സർവഹൃദയ ഗ്രന്ഥീനാം വിപ്രമോക്ഷ. ആ സ്മൃതിയുടെ ലാഭം കൊണ്ട് സർവഹൃദയ ഗ്രന്ഥികളുടെയും വിപ്രമോക്ഷം സംഭവിക്കുന്നു എന്ന് വെച്ചാൽ പൂർണ്ണമായ മുക്തി, ജീവൻ മുക്തി അത് നേടിയിരിക്കുന്നു. എന്തുകൊണ്ട്? തത്പ്രസാദ തവപ്രസാദ മയാ തത്പ്രസാദം ആശ്രിതേന അച്യുത. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എന്റെ അജ്ഞാനമെല്ലാം നശിച്ച് ഞാൻ, ഹൃദയഗ്രന്ഥിയെല്ലാം നശിച്ച് ഞാൻ മുക്തനായിരിക്കുന്നു. അനേന മോഹനാശപ്രശ്ന പ്രതിവചനേന സർവശാസ്ത്രാർത്ഥ ജ്ഞാനഫലം ഏതാവത ഏവേദി നിശ്ചിതം ദർശിതം ഭവതി. ഈ മോഹത്തെ നശിപ്പിക്കുന്നതായ ചോദ്യോത്തരം, പ്രശ്ന പ്രതിവചനം കൊണ്ട് സർവശാസ്ത്ര താൽപര്യത്തിന്റെയും ജ്ഞാനം ഇതാണ്. എന്താണ്? മോഹനാശവും സ്മൃതിപ്രാപ്തിയും എന്നാണെന്നുള്ളത് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. യഥ ജ്ഞാനാത് മോഹനാശ ആത്മസ്മൃതി ലാഭശ്ച. ജ്ഞാനം കൊണ്ടെന്ത് സംഭവിക്കുന്നു? മോഹനാശവും സ്മൃതിലാഭവും ഉണ്ടാകുന്നു. തഥാജശ്രുതവും അനാത്മവിത് ശോചാമി ഇത്യുപന്യസ്യ ആത്മജ്ഞാനേന സർവഗ്രന്ഥി വിപ്രമോക്ഷം. അനാത്മവിത്താണ് ദുഃഖിക്കുന്നത്, ആത്മബോധമില്ലാത്തവൻ ദുഃഖിക്കുന്നു എന്ന് നിർദ്ദേശിച്ചിട്ട് ആത്മജ്ഞാനം കൊണ്ട് സർവഗ്രന്ഥി മോചനത്തെക്കുറിച്ച് പറയുന്നു. ഭിദ്യതേ ഹൃദയ ഗ്രന്ഥി എന്ന് പറയുന്നു. തത്രകോ മോഹകശോക ഏകത്വം അനുപശ്യത. ഹൃദയഗ്രന്ഥികളെല്ലാം നശിക്കുന്നു, രാഗാദികൾ കാമാദികളെല്ലാം നശിക്കുന്നു. ആത്മബോധത്തെ നേടിയവന് എങ്ങനെയാണ് മോഹം, എങ്ങനെ ശോകം, ഏകത്വബോധമുള്ളവന് എന്നും മന്ത്രത്തിൽ പറയുന്നു. അത് ഇതാനും ത്വത് ശാസനേ സ്ഥിതോസ്മി. അതുകൊണ്ട് അങ്ങയുടെ ഉപദേശം കൊണ്ട് ഗതസന്ദേഹ മുക്ത സംശയ സ്ഥിതോസ്മി, ഞാൻ സന്ദേഹമെല്ലാം നശിച്ച് മുക്ത സംശയനായി സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് കരിഷ്യേ വചനം തവ, അങ്ങ് പറയുന്നത് ഞാൻ ചെയ്യാം. അഹം തത്പ്രസാദാത് കൃതാർത്ഥ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ കൃതാർത്ഥനായി. ന മമ കർത്തവ്യം അസ്തി ഇത്യഭിപ്രായ, എനിക്കിനി കർത്തവ്യമൊന്നുമില്ല. ന മമ കർത്തവ്യം അസ്തി ഇത്യഭിപ്രായ. ഇത് അദ്വൈത ഭാഷ്യമാണ്. അപ്പോൾ അദ്വൈത സിദ്ധാന്തത്തെ ഉറപ്പിക്കുന്ന രീതിയിൽ അത് വ്യാഖ്യാനിച്ച് പറ്റൂ. അതുകൊണ്ട് ഇത് കരിഷ്യേ വചനം തവ എന്നാണ് ഇവിടെ അർജുനൻ പറഞ്ഞ. എന്താണ് നിന്റെ വാക്ക്? ഞാൻ അനുസരിച്ച് പ്രവർത്തിക്കാം. ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ച് നിർത്തിയ എന്താണ്? ന മമ കർത്തവ്യം അസ്തി, എനിക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അത് അദ്വൈതപരമായ വ്യാഖ്യാനമാണ്. ആ വ്യാഖ്യാനം തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം ഈ ഭാഷയത്തിൽ ഒതുങ്ങുന്നതല്ല എന്നാണ്. അർജുനനോട് ഭഗവാൻ ആത്മതത്വത്തെക്കുറിച്ച് വിശദമായി ഉപദേശിച്ചു. അർജുനൻ അതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്തു. സ്വാഭാവികമായും ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനവും അർജുനനുണ്ടാവും, അതുണ്ടായേ തീരും. അപ്പൊ അത്രയും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആത്മജ്ഞാനം ഒരുവനുണ്ടായാൽ അത് നഷ്ടപ്പെടാൻ പാടില്ല, നഷ്ടപ്പെടുന്ന ഒന്നല്ല അത്. അതിനെ സ്മൃതി എന്ന് പറയാമെങ്കിലും വാസ്തവത്തിൽ അത് സ്മൃതിയല്ല, എന്ന് വെച്ചാൽ സ്മരണയല്ല, അത് അനുഭവമാണ്. അറിഞ്ഞതിനെ ഓർക്കുന്നതാണ് സ്മൃതി എന്ന് പറയുന്നത്. നേരിട്ട് അറിയുന്നതിന് അനുഭവം എന്നും പറയും, സാക്ഷാത്കാരമാണ്. അതൊരിക്കൽ പ്രാപിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നഷ്ടമാകത്തില്ല. അത് നമ്മൾ അപരോക്ഷ സാക്ഷാത്കാരം, ആത്മബോധം എന്നെല്ലാം പറയുന്നു. അദ്വൈതമനുസരിച്ച് തന്നെ അങ്ങനെ ഒരു ആത്മബോധം പ്രാപ്തമായിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ വ്യക്തി പറയേണ്ടി വരത്തില്ല, എന്താണ് ഞാൻ കേട്ടതെല്ലാം മറന്നുപോയി, എനിക്ക് ഒരിക്കൽ കൂടി ജ്ഞാനം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടത്തില്ല. ഞാൻ ആവശ്യപ്പെടാൻ വഴിയില്ല. പക്ഷെ ഇനി മുമ്പോട്ട് ചെല്ലുമ്പോൾ അനുഗീതയിൽ അർജുനൻ ആവശ്യപ്പെടുന്നുണ്ട്, പറയുന്നുണ്ട്, എന്താണ് ഞാൻ കേട്ടതെല്ലാം നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ഒരിക്കൽ കൂടി ഇതൊന്ന് ഉപദേശിച്ചു തരണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അപ്പോൾ അർജുനനുണ്ടായ ജ്ഞാനം എന്താണോ അതിനെ അദ്വൈതമനുസരിച്ച് തന്നെ അപരോക്ഷ സാക്ഷാത്കാരമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആത്മാവിനെ കുറിച്ചുള്ള ബോധമുണ്ടായി, പക്ഷെ ആ ബോധം നിലനിൽക്കുന്ന ബോധമായിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഒരിക്കലും പിന്നീട് അത് നഷ്ടപ്പെട്ടു എന്നൊരിക്കലും പറയത്തില്ല. ഞാൻ ഉപദേശമെല്ലാം വിസ്മരിച്ചു പോയിരുന്ന ആത്മബോധത്തെ അങ്ങനെ വിസ്മരിക്കാനൊക്കത്തില്ല, കാരണം അത് സ്മരണയല്ല, സ്മരണയാണ് വിസ്മരിക്കുന്നത്. അപ്പോൾ ഇവിടെ അർജുനൻ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? നഷ്ടവും മോഹ സ്മൃതി ലബ്ധ എന്ന് പറഞ്ഞാൽ, അർജുനൻ ഏത് കാര്യത്തിലാണോ മോഹം ഉണ്ടായിരുന്നത്, പ്രധാനമായിട്ടും ആ മോഹം നഷ്ടപ്പെട്ടു എന്നോ. ഏതിലായിരുന്നു മോഹം ഉണ്ടായത്? മോഹം എന്ന് വെച്ചാൽ അവിവേകം, തിരിച്ചറിവില്ലാതിരിക്കുക. എന്താണ് തന്റെ ധർമ്മം, എന്താണ് തന്റെ അധർമ്മം, ഇതിലാണ് മോഹം ഉണ്ടായത്. ആത്മാവിനെ കുറിച്ചുള്ള മോഹം ഉണ്ടായിട്ടുള്ള ഈ ചോദ്യം വന്നത്, ധർമ്മത്തെക്കുറിച്ച് ധർമ്മസമ്മൂഢ ചേതസ്സെന്നാണ് പറഞ്ഞത്. ശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തന്മയെ, തുടക്കം അങ്ങനെയാണ്, എനിക്കെന്താണ് ശ്രേയസ്സായിട്ടുള്ളത് അത് ഉപദേശിച്ചു തരണം. പക്ഷെ അത് കേവലം ധർമ്മോപദേശം കൊണ്ട് മാത്രം അർജുനന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല എന്ന് ഭഗവാൻ മനസ്സിലാക്കിയാണ് ആത്മാവിനെ കുറിച്ച് ഉപദേശിച്ചത്. ആ ആത്മബോധത്തിൽ അർജുനൻ പ്രതിഷ്ഠിതനായെങ്കിൽ പിന്നീട് അർജുനൻ ഒരിക്കലും ചോദിക്കത്തില്ലായിരുന്നു, ഞാൻ മറന്നുപോയി എന്ന് പറയത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ മോഹം നഷ്ടമായി എന്ന് പറയുന്നത് എന്താണോ, അതിപ്പോൾ മറ്റൊരു തരത്തിലുമാകാം. നമ്മൾ ആത്മതത്വത്തെ ശ്രവിക്കുന്നു, ശ്രവിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു എന്താണ്, ഞാൻ ആത്മാവാണ് എന്ന് തോന്നുന്നു. ഇതിന് ആപാദജ്ഞാനം എന്ന് പറയും. അടുത്ത നിമിഷം ഇത് മറന്നിട്ട് ഞാൻ മറ്റാരെങ്കിലും ആണെന്ന് തോന്നുന്നു, താൻ പണ്ട് ഏതായിരുന്നു അത് തന്നെയാണെന്ന് തോന്നുന്നു, ആത്മാവാണെന്ന് എപ്പോഴും തോന്നുന്നില്ല, കേട്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നുന്നു. അങ്ങനെ ഒരു ബോധം, ആത്മബോധം ശ്രവണ സമയത്ത് ആർക്കും ഉണ്ടാകാം. ആ ബോധം നഷ്ടപ്പെടുന്നതാണ്. ആ ബോധത്തിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് പറയാം, എന്താണ് എന്റെ മോഹമെല്ലാം നഷ്ടപ്പെട്ടു, എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ ശരീരമല്ല ആത്മാവാണ്. എത്രയോ തവണ നമ്മളത് പറഞ്ഞിരിക്കുന്നു, ശരീരമല്ല ആത്മാവാണെന്ന്. അത് കഴിഞ്ഞ് എത്രയോ തവണ താൻ ശരീരമാണെന്ന് കരുതി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ആരിലും സംഭവിക്കാം, അർജുനനും സംഭവിക്കാം. അതിൽ കവിഞ്ഞൊരു അപരോക്ഷ സാക്ഷാത്കാരത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നു, അർജുനൻ പറയുന്നു. ഇനി തനിക്കുണ്ടായ അനുഭവം, ആത്മാവിനെ കുറിച്ചുള്ള ബോധം ഒരാള് പൂർണ്ണമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പറയാം. അങ്ങനെ പലരും പറയാറുണ്ടല്ലോ, ഇങ്ങനെ ബുക്കുകളൊക്കെ വായിച്ചതിന് ശേഷം പലരും പറയാറുണ്ട്, ഞാൻ ജ്ഞാനിയാണ്, എനിക്കിനി ഗുരുവായി ഉപദേശിച്ചാൽ മതി. അങ്ങനെ പറയാറുണ്ട്, മാനസിക വിഭ്രാന്തിയുള്ളവരും പറയാറുണ്ട്. എന്തായാലും അർജുനൻ ആ കൂട്ടത്തിൽ പെടുന്നയാളല്ല, അങ്ങനെ പറയാറുണ്ടെന്ന് പറയും. അങ്ങനെ മനസ്സിന് അനാരോഗ്യമൊന്നുമുള്ള ആളല്ല, അതുകൊണ്ട് അങ്ങനെ എന്റെ മോഹം നഷ്ടപ്പെട്ടു എന്ന് ആർക്കും പറയാം. പക്ഷെ അതുകൊണ്ട് മോഹം നഷ്ടപ്പെടണമെന്നില്ല. എന്തായാലും അർജുനനെ സംബന്ധിച്ചുണ്ടായിരുന്ന മോഹം മുഖ്യമായി ധർമ്മ വിഷയത്തിലുള്ള ആ മോഹം അത് നഷ്ടപ്പെട്ടു. സ്മൃതി ലബ്ധ, എനിക്ക് ശരിയായ സ്മൃതി ഉണ്ടായി. കാരണം അർജുനൻ ആത്മാവിനെ കുറിച്ചൊന്നും ആദ്യം കേൾക്കുന്ന ഉപനയനം ചെയ്ത് വേദാധ്യയനം ചെയ്ത് ശാസ്ത്രങ്ങളൊക്കെ അഭ്യസിച്ച ആളാണ്. ആത്മാവെന്ത് അനാത്മാവെന്തെന്നൊന്നും അറിയാതിരുന്നയാളാണ്, ഇതൊക്കെ മുമ്പേ ധരിച്ചയാളാണ്. അങ്ങനെ ധരിച്ചയാള് ഒരവസരം വന്നപ്പോൾ ഇതെല്ലാം വിസ്മരിച്ചു പോയി. അപ്പൊ താൻ വിസ്മരിച്ചത് എന്താണ്? അറിഞ്ഞതാണ് വിസ്മരിച്ചത്, ആർജിച്ച അറിവാണ് വിസ്മരിച്ചത്. അതിനെക്കുറിച്ചെല്ലാമുള്ള സ്മൃതി ഉണ്ടായി. നമ്മൾ ഒരു കാര്യം അറിഞ്ഞത് മറന്നുപോകാം, മറന്നുപോയിട്ട് വീണ്ടും സ്മരിക്കാം, അതിനാണ് സ്മൃതി എന്ന് പറയുന്നത്. അങ്ങനെ ധർമാധർമ്മ വിഷയങ്ങളിലോ ഞാൻ എനിക്ക് നഷ്ടപ്പെട്ടുപോയ ആ സ്മൃതി അതെനിക്ക് ഉണ്ടായി. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കിപ്പോ ബോധ്യമായി. കാരണം ക്ഷത്രിയനാണ്, ക്ഷത്രിയന്റെ ധർമ്മം യുദ്ധം ചെയ്യുകയാണ് എന്ന് ഉള്ള ആ സ്മൃതി ഇപ്പോൾ ഉണ്ടായി. എന്റെ കർത്തവ്യം എന്താണെന്നുള്ളത് ഇപ്പോൾ ഉണ്ടായി. അതെങ്ങനെ ഉണ്ടായി? മോഹം കൊണ്ട്. അത് മറിഞ്ഞിരുന്നെങ്കിലും തത്പ്രസാദാത്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് അതുണ്ടായി. അപ്പോ ചോദിക്കും, അർജുന ഇതെല്ലാം അറിഞ്ഞിരുന്നയാളാണ്, ആ മോഹം കൊണ്ട് അതൊക്കെ വിസ്മരിച്ചു. അപ്പോ ഭഗവാൻ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, നീ ക്ഷത്രിയനാണ്, യുദ്ധം ചെയ്യണം, എന്തിനാ ഇത്രയും നീണ്ട ഉപദേശം? ഈ ഒരു കാര്യമാണ് അർജുനനെ ബോധിപ്പിക്കേണ്ടതെങ്കിൽ അത്രയും മതി. പക്ഷെ അത് ഭക്ഷ്യകാലം തന്നെ ആദ്യം പറഞ്ഞു. എന്താണ് ഇവിടെ അർജുനനോ യുദ്ധമോ എന്ന വിഷയം അർജുനനെ നിമിത്തമാക്കി ലോകത്തിന് ഉപദേശിക്കുകയാണ്. വിഭിന്ന അധികാരികൾക്ക് വേണ്ടിയാണ് ഗീത ഉപദേശിച്ചിരിക്കുന്നത്, അർജുനന് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ അർജുനനെ പോലെ ഒരു അധികാരിക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് വിശദമായി പല കാര്യങ്ങളും ഇവിടെ വിശദീകരിക്കേണ്ടി വന്നു. അതിൽ നിന്നും അർജുനനും ഗ്രഹിക്കാമെന്നുള്ളത് ഗ്രഹിച്ചോട്ടെ എന്ന് കരുതി. നമ്മൾ കേട്ട ഉപദേശങ്ങളെല്ലാം നമുക്ക് പ്രയോജനപ്പെടാറില്ല, അതെല്ലാ ശ്രോതാക്കളെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. അതുകൊണ്ട് ദീർഘമായ ഒരു ഉപദേശം ഇവിടെ വേണ്ടി വന്നു. സ്ഥിതോസ്മി ഗത സന്ദേഹ, ഇപ്പോ ഞാൻ സന്ദേഹങ്ങളെല്ലാം വിട്ട് ഉറപ്പുള്ളവനായി തീർന്നു, സന്ദേഹരഹിതനായി തീർന്നു എന്നാ. ഇനി തവ വചനം കരിഷി, നീ പറഞ്ഞത് ഞാൻ ചെയ്യാം എന്നാ. ഇതിനെ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്താണ്? എനിക്കിനി ചെയ്യാനൊന്നുമില്ല എന്നാണ്. അർജുനൻ പറയുന്നതോ ആയിട്ട് വ്യാസഭഗവാൻ പറയുന്നതോ തവ വചനം കരിഷ്യ, ഇനി ചെയ്യാൻ അവശേഷിക്കുന്നു എന്നാണ് അർജുനൻ. അർജുനൻ എന്താ ഇനി ചെയ്യാൻ അവശേഷിക്കുന്നത്? പ്രധാനമായിട്ടും യുദ്ധം തന്നെയാണ്. തന്റെ മുമ്പിൽ അതാണ് നിൽക്കുന്നത്. കാരണം തൊട്ടുമുമ്പ് ഭഗവാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നീ ചിന്തിച്ചിട്ട് സമയമുണ്ട്, ചിന്തിച്ചിട്ട് എന്താണോ നിന്റെ ആഗ്രഹം അതുപോലെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു, പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞു. അതിന് മറുപടിയാണ് ഇവിടെ ഇപ്പോൾ അർജുനൻ പറയുന്നത്. നീ ചിന്തിച്ചിട്ട് നിന്റെ ആഗ്രഹം പോലെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു. അതോടൊപ്പം ഒന്നുകൂടി പറഞ്ഞു, എന്താണ് ഈ പറയുന്നത്? പ്രവർത്തിച്ചില്ലെങ്കിൽ നീ നശിക്കുമെന്നും പറഞ്ഞു. ഇത് രണ്ടും കേട്ടുകഴിഞ്ഞപ്പോ എന്തായാലും അർജുനന് കാര്യം പിടികിട്ടി. എന്താണ് താൻ ആഗ്രഹിക്കേണ്ടത്, താൻ എന്താണ് പ്രവർത്തിക്കേണ്ടത്, ഇപ്പൊ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ അർജുനൻ ശരി എന്നാ ഞാൻ ആലോചിച്ച് തീരുമാനം അറിയിക്കാമെന്നല്ല പറയുന്നു. എന്താണോ നീ പറഞ്ഞത് തവ വചനം കരിഷി, അത് ഞാൻ ചെയ്യാം. ഇനി കൂടുതൽ ആലോചിക്കേണ്ട കാര്യമൊന്നും അർജുനെ സംബന്ധിച്ചില്ല. അർജുനന് പിടികിട്ടി, അതാണ് പറഞ്ഞത് നഷ്ടവും മോഹ. അമോഹം ഉണ്ടെങ്കിലാണ് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നത്. ഇവിടെ മോഹം നഷ്ടമായി ഇതുവരെയുള്ള ഉപദേശം കൊണ്ട്. ആത്മതത്വം പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചും അർജുനൻ സാമാന്യമായി ഗ്രഹിച്ചു, പക്ഷേ തന്റെ കർത്തവ്യത്തെക്കുറിച്ച് വ്യക്തമായും ധരിച്ചു. അത് പലതവണ ആവർത്തിച്ച് പറഞ്ഞു. തസ്മാത് യുദ്ധ്യസ്വ ഭാരത ഒരു കർമ്മീവ തസ്മാത്വം എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു. നീ ഇത് ചെയ്തേ പറ്റൂ, ചെയ്യാതിരുന്നാലുള്ള ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞു, പ്രകൃതി നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനി അർജുനന് വേറൊന്നും ആലോചിക്കാനില്ല. താൻ പറയുന്നത് അനുസരിച്ചാലുള്ള ഗുണത്തെക്കുറിച്ച് പറഞ്ഞു, അനുസരിക്കാതിരുന്നാലുള്ള ദോഷത്തെക്കുറിച്ച് പറഞ്ഞു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇനി അർജുനന് ഭഗവാൻ പറയുന്നത് അനുഷ്ഠിക്കുകയല്ലാതെ വേറൊന്നുമില്ല ചെയ്യാൻ. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു നിർത്തി, തവ വചനം കരിഷ്യേ, നീ പറഞ്ഞത് ഞാനിതാ ചെയ്യുന്നു. ആസന്ന ഭാവിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കരിഷ്യേ എന്ന് പറഞ്ഞത്. ഇതാ ഉടൻ, ഞാൻ കാലതാമസമില്ല, ഞാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് പറഞ്ഞ് തീർന്ന ആ സമയം തന്നെ മഹാഭാരതത്തിൽ പറയുന്ന അർജുനൻ യാതൊരു മോഹവുമില്ലാതെ, യാതൊരു പരിഭ്രമവുമില്ലാതെ, യാതൊരു വ്യസനവുമില്ലാതെ ഗാന്ഡീവും എടുത്ത് യുദ്ധത്തിന് തയ്യാറായി. ആദ്യം എങ്ങനെയാണോ വന്നത് അതേ രീതിയിൽ തന്നെ. അപ്പോൾ ഇവിടെ തവ വചനം കരിഷി എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനില്ലെന്നല്ല, എനിക്ക് ചെയ്യാനുണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ ഭാഷ്യകാരൻ പറഞ്ഞത് മമ കർത്തവ്യം അസ്തി, അത് എന്റെ ആധ്യാത്മികമായ തലത്തിൽ അതിനെയും നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെ? ഭഗവാൻ പറഞ്ഞതുപോലെ നമേ പാർത്ഥാസ്തി കർത്തവ്യം കൃഷിലോകേഷു കിഞ്ചന, പരമാർത്ഥത്തിൽ ഞാൻ സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും എനിക്ക് മൂന്ന് ലോകത്തിനും കർത്തവ്യമില്ല. അത് അർജുനനും പറയാം. ആത്മതത്വത്തെക്കുറിച്ചും മറ്റും ഇതുവരെ മനസ്സിലാക്കിയിൽ നിന്ന് അർജുനനും പറയാം, ഞാനും ആ കർമ്മത്തെ ചെയ്യുന്നു നിഷ്കാമമായി അസംഗനായി. അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുത്തല്ലോ അതാണ് സന്യാസം, ആ സന്യാസത്തിന്റെ രൂപത്തിൽ. അപ്പോ കർത്തവ്യമില്ലാത്തവനായി കർത്തവ്യം ചെയ്യുക. ഇവിടെ ബാഹ്യമായി കർത്തവ്യം ഉണ്ട്, കർമ്മമുണ്ട്, പക്ഷെ ആന്തരികമായി ഇല്ല. ആ രീതിയിലും അതിനെ യോജിപ്പിക്കാം. അതിന് ഞാനങ്ങനെ യോജിപ്പിച്ചതാണ്. പക്ഷെ ഭാഷ്യകാരൻ പറയുന്നതല്ല, സർവകർമ്മ സന്യാസത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മുഖ്യമായി വരുന്നത് എന്താണ് ഇവിടെ നിന്റെ വചനം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അർജുനൻ മനസ്സിലാക്കി അത് ചെയ്യും. അത് സന്യാസമല്ല, കർമ്മമാണ്, കർമാനുഷ്ഠാനമാണ്. ആ കർമാനുഷ്ഠാനത്തിൽ സന്യാസമുണ്ട്. അതാണ് സാത്വികമായ സന്യാസം ഭഗവാൻ നിർദ്ദേശിച്ചത്. അതാണ് ഇവിടെ മുഖ്യമായും മനസ്സിലാക്കേണ്ടത്. അതിന്റെ വിശദീകരണങ്ങളെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നഷ്ടോ മോഹസ്മൃതിർ ലബ്ധ തത്പ്രസാദാത്മയ അച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. സഞ്ജയ ഉവാച ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്ഥിതമഹാത്മന സംവാദമിമമശ്രോഷം അദ്ഭുതം രോമഹർഷണം. ഈ ഇതുവരെയുള്ള ഉപദേശത്തെക്കുറിച്ചും അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചും സഞ്ജയൻ തുടർന്ന് പറയുകയാണ്. ധൃതരാഷ്ട്രോട് പരിസമാപ്ത ശാസ്ത്രാർത്ഥ ശാസ്ത്ര താല്പര്യം ഇവിടെ അവസാനിപ്പിച്ചു, ഉപദേശം കഴിഞ്ഞു. അത ഇതാനും കഥാസംബന്ധ പ്രദർശനാർത്ഥം സഞ്ജയ ഉവാച ഇതുവരെ നടന്ന സംഭവങ്ങളുടെ പൂർവാപര ബന്ധത്തെ കാണിക്കുന്നതിന് വേണ്ടി എവിടെ മുതൽ തുടങ്ങി ഇതെവിടെ അവസാനിക്കാൻ പോകും, അതാണ് കഥാസംബന്ധം. അതിനുവേണ്ടി സഞ്ജയൻ പറയുന്നു, ഇത്യേവം അഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനഃ സംവാദം ഇമം യഥോക്തം അശ്രോഷം ശ്രുതവാൻ അസ്മി. ഇവിടെ ഈ വാസുദേവന്റെയും പാർത്ഥന്റെയും ഈ സംവാദത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ അല്പവും വിടാതെ തന്നെ ഞാൻ മനസ്സിലാക്കി. അദ്ഭുതം, അത്യന്ത വിസ്മയകരം, രോമഹർഷണം, രോമാഞ്ചകരം, അതിനെ വർണ്ണിക്കുകയാണ്. കാരണം അവിടെ വിശ്വരൂപ ദർശനവും മറ്റും സഞ്ജയനും കാണാനുള്ള ഭാഗ്യമുണ്ടായി വ്യാസഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളും ആശ്ചര്യകരമായ ആധ്യാത്മിക ഉപദേശമാണ് ഇവിടെ കൊടുത്തത്. പിന്നെ അതിന്റെ ഫലവും നേരിട്ട് കാണുകയാണ്. അർജുനന്റെ മോഹമെല്ലാം വെടിഞ്ഞു എന്ന് അർജുനൻ സ്വയം പറയുന്നു. അർജുന സന്നദ്ധനാകുന്നു. ഇതെല്ലാം ആശ്ചര്യത്തെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, രോമാഞ്ചത്തെ ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വിശ്വരൂപ ദർശനം, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത്യഹം വാസുദേവസ്യ അർത്ഥസ്യ ച മഹാത്മന സംവാദമിമം അശ്രോഷം അദ്ഭുതം രോമഹർഷണം വ്യാസപ്രസാദാത് ശ്രുതവാൻ ഏതദ്ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാൻ സാക്ഷാത് കഥയത സ്വയം. ഭഗവത്ഗീതയുടെ അപൂർവതയെക്കുറിച്ച് പറയുന്നു, അതിന്റെ മഹത്വത്തെക്കുറിച്ച് സഞ്ജയം പറയുന്നു. എന്താണോ തം ചൈമം വ്യാസപ്രസാദാൽ തദോ ദിവ്യ ചക്ഷുർലാഭാൽ ശ്രുതവാൻ ഏതം സംവാദം. അത് തുടക്കത്തിലെ പറഞ്ഞു, ധൃതരാഷ്ട്രോട് പറഞ്ഞു. വ്യാസന്റെ അനുഗ്രഹം കൊണ്ട് ദിവ്യ ചക്ഷുവായാണ് ഞാനിതെല്ലാം കാണുന്നതും കേൾക്കുന്നതും. അതുകൊണ്ടാണ് വിശ്വരൂപ ദർശനം പോലും കാണാൻ കഴിഞ്ഞത്. ഭഗവാൻ തന്നെ പറയുന്നു, ഇത് അർജുനനല്ലാതെ മറ്റാരും കേട്ടിട്ടില്ല. പക്ഷേ ഭഗവാൻ തന്നെയാണ് വ്യാസരൂപത്തിൽ ഇവിടെ സഞ്ജയനെ അനുഗ്രഹിച്ചത്. അതുകൊണ്ട് സഞ്ജയൻ അത് കാണാൻ കഴിഞ്ഞു. ഗുഹേതമം പരമം യോഗം, പരമമായ യോഗമാണ് യോഗാർത്ഥത്വം. അത് ഈ യോഗത്തിന് വേണ്ടിയുള്ളതാണ്, പരമമായ യോഗത്തെ പ്രാപിക്കാനുള്ളതാണ്. അങ്ങനെയുള്ള ഈ സംവാദമം യോഗമേ വാ, ഇത് തന്നെ യോഗമാണ്. യോഗേശ്വര കൃഷ്ണ സാക്ഷാത് കഥേത സ്വയം എന്ന പരമ്പരാത. നമ്മളിപ്പോ കേൾക്കുന്നത് പരമ്പരയിലൂടെയാണ്, പക്ഷെ സഞ്ജയൻ കേട്ട അങ്ങനെയല്ല, നേരിട്ട് തന്നെ. അതും യോഗത്തെക്കുറിച്ച് ആരിൽ നിന്ന് കേട്ടു? യോഗേശ്വരനിൽ നിന്ന് കേട്ടു. സർവയോഗത്തിന്റെയും അധിപതിയായിരിക്കുന്ന ഭഗവാനിൽ നിന്ന് തന്നെ യോഗത്തെക്കുറിച്ച് കേൾക്കുക. അതും നേരിട്ട് കേൾക്കുക. യോഗേശ്വരാത് കൃഷ്ണ, അത് നേരിട്ട് കേൾക്കുക എന്ന് പറയുന്നത് അത് രോമാഞ്ചത്തെ ഉണ്ടാക്കുന്നതാണ്, അത്ഭുതകരമാണ് എന്ന് സഞ്ജയൻ പറയുകയാണ്. അതിനുള്ള ഭാഗ്യം മറ്റുള്ളവർക്കുണ്ടായില്ല. അവതാര പുരുഷനായ ഭഗവാനിൽ നിന്നും സർവയോഗങ്ങൾക്കും ഇരിപ്പിടമായിരിക്കുന്ന ഭഗവാനിൽ നിന്നും ആ യോഗ വിഭൂതികളെ കുറിച്ച് പറയുക, യോഗ വിഭൂതികളെ നേരിട്ട് കാണുക, അത് മഹാഭാഗ്യമാണ്. അതുകൊണ്ടാണ് അർജുനൻ സഞ്ജയൻ പറയുന്നത്, എന്താണിത്? അത്ഭുതമാണ്, എനിക്ക് രോമാഞ്ചത്തെ ഉണ്ടാക്കുന്നു അതിനെ സ്മരിക്കുമ്പോൾ എന്ന് തുടർന്നും പറയുന്നു. വ്യാസപ്രസാദം കൊണ്ടാണ് ഞാനിത് കേട്ടത്. നമ്മളിത് കേൾക്കുന്നതും വ്യാസപ്രസാദം കൊണ്ടാണ്. വ്യാസഭഗവാൻ ഇതിനെ ഗീതാരൂപത്തിൽ നിബന്ധിച്ചതുകൊണ്ടാണ് നമ്മളിന്ന് കേൾക്കുന്നത്. അപ്പം നമ്മളും കേൾക്കുന്നത് വ്യാസപ്രസാദം കൊണ്ടാണ്. ഭഗവാന്റെ തന്നെ അവതാര രൂപമാണ് വ്യാസഭഗവാനും. ഇപ്പോൾ ഭഗവാൻ കൃഷ്ണരൂപത്തിൽ ഉപദേശിച്ചു, പിന്നീട് വ്യാസരൂപത്തിൽ വന്ന് അതിനെ നിബന്ധിച്ചു, എന്നുവെച്ചാൽ വരും തലമുറയ്ക്ക് വേണ്ടി അതിനെ രേഖപ്പെടുത്തി. രണ്ടൊരാൾ തന്നെയാണ്, അതിവിടെ പറയും. ആ വ്യാസന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കിത് കേൾക്കാൻ കഴിഞ്ഞു. വ്യാസപ്രസാദാത് ശ്രുതവാൻ ഏതദ്ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം രാജൻ സംസ്മൃത്യ സംസ്മൃത്യ സംവാദമിമം അദ്ഭുതം കേശവാർജുനയോ പുണ്യം പശ്യാമി ച മുഹുർമുഹു. ഹേ രാജൻ, ധൃതരാഷ്ട്ര ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുന്നു, സംസ്മൃത്യ സംസ്മൃത്യ. കാരണം ഉപദേശം കഴിഞ്ഞു. ഓരോ സന്ദർഭങ്ങളും ആദ്യം അർജുനൻ വിഷാദനായിരിക്കുന്നത്, ഇവിടെ നിന്ന് ഭഗവാന്റെ ഉപദേശം തുടങ്ങുന്നത്, അവിടുന്ന് അർജുനന്റെ ചോദ്യങ്ങൾ, ഓരോന്നിനും പറയുന്ന സമാധാനം, തന്റെ വിഭൂതികളെക്കുറിച്ച് വിസ്തരിക്കുന്നത്, വിശ്വരൂപത്തെ കാണിക്കുന്നത്, ഈ ഓരോ കാര്യങ്ങളും കണ്ടതും കേട്ടതും ഓർത്തോർത്ത് സംവാദം ഇതം അദ്ഭുതം. ഈ കേശവാർജുനന്മാരുടെ പുണ്യം, കേൾക്കുന്നത് തന്നെ പുണ്യമാണ്. ശ്രവണാദപി പാപഹരം, കേൾക്കുന്നത് കൊണ്ട് തന്നെ സർവ്വപാപങ്ങളും നശിക്കുന്നതാണ്. ഇത് കേട്ടിട്ട് ഹൃഷ്യാമി മുഹുർമുഹു, പ്രതിക്ഷണം ഞാൻ ആ കേട്ടതിന്റെ ആനന്ദത്തെ അനുനിമിഷം അനുഭവിക്കുകയാണ് എന്ന് സഞ്ജയന് പറയാൻ കഴിയുന്നുള്ളൂ. ആ അറിവ് അല്ലെങ്കിൽ ആ കാഴ്ച സഞ്ജയനും അളവറ്റ ആനന്ദത്തെ പ്രദാനം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. രാജൻ സംസ്മൃത്യ സംസ്മൃത്യ സംവാദമിമം അദ്ഭുതം കേശവാർജുനയോ പുണ്യം പശ്യാമി ച മുഹുർമുഹു തച്ച സംസ്മൃത്യ സംസ്മൃത്യ രൂപമത്യദ്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ പശ്യാമി ച പുനഃ പുനഃ തച്ച സംസ്മൃത്യ സംസ്മൃത്യ രൂപം അത്യദ്ഭുതം ഹരേർ വിശ്വരൂപം. പറയുന്നു, ആ ഹരിയുടെ വിശ്വരൂപം എന്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. അതാണ് സംസ്മൃത്യ സംസ്മൃത്യ, അത് മറക്കാൻ കഴിയുന്നില്ല. അത്ഭുതകരമായ രൂപം, അർജുനൻ പോലും ഭയന്നുപോയ ആ രൂപം. വിസ്മയോമി മഹാൻ രാജൻ, അല്ലയോ രാജാവേ, ധൃതരാഷ്ട്ര മഹാരാജാവേ, അത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നു, അത്ഭുതകരമായിരിക്കുന്നു. അത് മാത്രമല്ല, ശ്യാമിത പുനഃ പുനഃ ഞാൻ ആ കാഴ്ചയിൽ ഇപ്പോഴും ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്റെ അനുഭവത്തെക്കുറിച്ച്, ഈ സംഭാഷണം ശ്രവിച്ചതിലും വിശ്വരൂപത്തെ ദർശിച്ചതിലും തനിക്കുണ്ടായ ആനന്ദത്തെ ഇവിടെ സഞ്ജയൻ വെളിപ്പെടുത്തുന്നു. തച്ച സംസ്മൃത്യ സംസ്മൃത്യ രൂപമത്യദ്ഭുതം ഹരേ വിസ്മയോമി മഹാൻ രാജൻ ഹൃഷ്യാമി ച പുനഃ പുനഃ. ഇത്രയും കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ട് സഞ്ജയന് ഭഗവാന്റെ മഹത്വത്തിൽ കൂടുതൽ ദൃഢത വന്നു. മുമ്പ് തന്നെ സഞ്ജയൻ ഭക്തനാണ്, അത് സംശയമൊന്നുമില്ല. എന്നാലും ഇതെല്ലാം പ്രത്യക്ഷ സിദ്ധമായി. വിശ്വരൂപ ദർശനവും ഉപദേശവും പ്രത്യക്ഷമായപ്പോൾ അർജുനന് ഭഗവാൻ വിശ്വരൂപ ദർശനത്തിൽ യുദ്ധത്തിന്റെ പരിണാമവും കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതും സഞ്ജയം കണ്ടു. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് സഞ്ജയന് വ്യക്തമായി. അത് ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ മന്ത്രിയാണ്. ആ നിലയ്ക്കും ധൃതരാഷ്ട്ര ബോധ്യപ്പെടുത്തുകയാണ് ഇതിന്റെ അവസാനം എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീവിജയോ ഭൂധർ പ്രവാനീ ധർമ്മ ധർമ്മമാ കിംബഹുന. കൂടുതൽ ഇതിനെക്കുറിച്ച് വിസ്തരിച്ചിട്ട് എന്താ കാര്യം? യത്ര യസ്മിൻ പക്ഷേ യോഗേശ്വര സർവയോഗാനാം ഈശ്വര തത് പ്രഭവത്വ സർവയോഗ ബീജസ്യ കൃഷ്ണു പറയുന്നു. എവിടെയാണോ സർവയോഗേശ്വരനായിരിക്കുന്ന സർവയോഗങ്ങളുടെയും ഉറവിടമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ, യോഗബീജനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെയാണോ നിൽക്കുന്നത്? എത്ര പാർത്ഥോ യസൻ പക്ഷേ ധനുർധരു ഗാണ്ഡീവ ധന്വ. ഗാണ്ഡീവം എന്ന അപരാജിതമായ ആയുധത്തെ ധരിച്ചിരിക്കുന്ന അർജുനൻ ഏത് പക്ഷത്തിലാണോ നിൽക്കുന്നത് തത്ര ശ്രീ, അവിടെ തന്നെയാണ് ഐശ്വര്യം. തസ്മിൻ പാണ്ഡവാനാം പക്ഷേ വിജയ, അവിടെ തന്നെയാണ് വിജയവും. തത്രൈവ ഭൂതിഹി ശ്രീയോ വിശേഷോ വിസ്താരോ ഭൂതിഹി ധ്രുവ. എല്ലാ നല്ല പരിണാമങ്ങളും സംഭവിക്കാമെന്നുള്ള എല്ലാ നന്മകളും സംഭവിക്കുന്ന അവിടെ തന്നെ. തത്ര ശ്രീ വിജയോ ഭൂതിഹി. എന്തെല്ലാം ഇനി നന്മകൾ പ്രതീക്ഷിക്കാമോ അതെല്ലാം അവിടെയാണ്. അത് ധ്രുവ അമ്യവിചാരിണി നീതർ നയ ഇത്യേവം. എന്താണ് ഈ ഈശ്വരന്റെ ഒരിക്കലും മാറ്റമില്ലാത്ത നീതി നടപ്പിലാകുന്നതും അവിടെ തന്നെയാണ്. കാരണം ഈശ്വരൻ നിശ്ചയമനുസരിച്ച് ഈശ്വരന്റെ നിയമമനുസരിച്ചാണ് ഇതിന്റെ പരിണാമം, യുദ്ധത്തിന്റെ പരിണാമം. അതിൽ ധർമ്മമോ അധർമ്മമോ ന്യായമോ അന്യായമോ എന്തുണ്ടായാലും അത് ഈശ്വരന്റെ നീതിയാണ്. ആ ഈശ്വരന്റെ നീതി പാണ്ഡവപക്ഷത്താണ് എന്നാണ് എന്റെ ദൃഢമായ അഭിപ്രായം. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞ് ആ ഉപദേശത്തെയും യുദ്ധത്തിന്റെ ഭാവിയെ സംബന്ധിച്ചൊരു വ്യക്തമായ സൂചനയും കൊടുത്തുകൊണ്ട് സഞ്ജയൻ തന്റെ വർണ്ണനെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വ്യാസഭഗവാൻ ഇത് അവതരിപ്പിച്ചത് സഞ്ജയൻ വർണ്ണിക്കുന്നതായിട്ടാണ്. അങ്ങനെ ഇവിടെ ഭഗവതുപദേശവും വ്യാസഭഗവാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീവിജയോ ഭൂതർ ധ്രുവാ നീ ധർമ്മ ധർമ്മമാ. പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീകൃഷ്ണ.